ബ്രഹ്മസൂത്ര ശങ്കര ഭാഷ്യം അധ്യായം 1 12 അധികരണം 3 സൂത്രം 11 ഗുഹാം പ്രവിഷ്ടൗ ആത്മാനോ ഹി തദ്ദർശനം ഹൃദം പിബന്ധു സുഹൃദസ്യ ലോകേ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർത്ഥേ ഛായാതപോ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേ ച തൃണാചികേതാഃ. കഠോപനിഷത്തിലെ ഈ മന്ത്രത്തെ അധികരിച്ചുള്ള ചർച്ച. ഇവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത്? അപ്പോൾ അവിടെ അത് ബുദ്ധിയാണോ, അവിടെ ബുദ്ധിയും ജീവനുമാണോ, അതോ ജീവനും പരമാത്മാവുമാണ്? താല്പര്യം എന്താണ്? എന്താണോ പരമാർത്ഥ ജ്ഞാനം അതുണ്ടാകുക, അതാണ് താല്പര്യം. പക്ഷെ ഭാഷകാരൻ അങ്ങനെ ഒരു പരമാർത്ഥ ജ്ഞാനത്തിന് ഉൾക്കൊള്ളുന്നതിന്, ആ ശ്രോതാവിനെ പാകപ്പെടുത്തുന്നതിന് വേണ്ടി അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഒന്ന് ബുദ്ധി, എന്നോട് ബുദ്ധി ആയിക്കൂടാ, ബുദ്ധി പരമാർത്ഥമല്ല. ജീവൻ എന്തുകൊണ്ടായിക്കൂടാ, അതിനും ദോഷങ്ങളുണ്ട്. അതിനുണ്ടും തള്ളി പിന്നെ ഈശ്വരൻ. ഇതിലൂടെ വെളിവാക്കുന്നത് ആ ഈശ്വരൻ, അതിന്റെ തത്വം എന്താണ്? എല്ലായിടത്തും ഇത് തന്നെയാണ്. ഒരേ കാര്യം തന്നെ പല രീതിയിൽ ആവർത്തിക്കുന്നു. കാരണം ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് മനസ്സിന്റെ പാകത മുഖ്യം. അതുകൊണ്ടിങ്ങനെ രണ്ട് പക്ഷങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തിട്ട് അവസാനം പറയുന്നു, തസ്മാത് ബുദ്ധി ക്ഷേത്രജ്ഞൗഹ ഉച്ചയാതാമിത്യവും പ്രാപ്തേ ബ്രഹ്മഃ. ഇതിൽ നിന്ന് ഗ്രഹിക്കേണ്ട ബുദ്ധിയും ജീവനെയുമാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഒരുവന് പരിചയമുള്ളതാണ്. ജീവാത്മാ ശരീരൻ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാലും അറിയാം. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് വിജ്ഞാനാത്മ പരമാത്മാനുവിഹ ഉച്ചയാത. അപ്പൊ ഈ രണ്ടിനെ കുറിച്ച് കൂടെ ചിന്തിക്കണം. എന്താണ് വിജ്ഞാനാത്മാ ജീവൻ? പിന്നെന്താണ് പരമാത്മാവ്? ഇത് രണ്ടിനെയും ഗ്രഹിക്കണം. ഇത് രണ്ടിനെയും ഗ്രഹിക്കുന്നതിലൂടെ പരമാർത്ഥത്തെ ഗ്രഹിക്കണം. അതാണ് മുഖ്യം. ഇവിടെ ബുദ്ധിയാകുന്ന ഗുഹയിൽ ഇരിക്കുന്ന തത്വത്തെ ഗ്രഹിക്കണം. അല്ലാതെ ബുദ്ധി ഗ്രഹിച്ചിട്ട് എന്താ കാര്യം? കസ്മാ ആത്മാനോ ഹി തവു ഭവു അഭി ചേതനോ സമാന സ്വഭാവം. ഇവിടെ ഹൃദം വിബന്ധു സുഹൃദസ്യ ലോകേ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാനൗ ജീവപര ആത്മാക്കളെയാണ്. എന്തുകൊണ്ട് തവു ഭവു അഭി ചേതനോ രണ്ടും? എന്താണ് അതിന്റെ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ചൈതന്യമാണ്. സ്വരൂപത്തിൽ അതിനെ വേർതിരിക്കാൻ പറ്റില്ല. സമാന സ്വഭാവം പറയും. അതിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ അതിന്റെ സ്വരൂപം സമാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജീവപര ഐക്യം എന്ന് പറയുന്നത്. ജീവപര ഐക്യം എന്ന് പറയുമ്പോൾ അദ്വൈതത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും അതിന്റെ വിഷയം ജീവപര ഐക്യമാണ്. ജീവനെയും പരനെയും കൂടെ ഒന്നാക്കുക എന്നുള്ളത് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കല്പം വരും ആ ഒരു ജീവൻ മറ്റൊന്ന് പരമാത്മാവ് ഇതിനെ ഒന്നായി അറിയുക. അങ്ങനെ അല്ല, എന്താണ് സമാന സ്വഭാവവും. അവിടെ ഉപാധി കൊണ്ട് വേറെ വേറെ എന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും രണ്ടിന്റെയും സ്വരൂപം ഒന്ന് തന്നെ. പ്രത്യേകിച്ച് ഐക്യം എന്ന് പറയുന്നൊന്നുമില്ല. രണ്ട് ഏകരസം, ഏകസ്വഭാവം. പക്ഷെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് ശബ്ദത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. സംഖ്യാശ്രവണേജ സമാന സ്വഭാവ ശിവലോകെ പ്രതി ദൃശ്യത്തെ. ഒന്നാണെങ്കിൽ, സ്വരൂപം ഒന്നാണെങ്കിൽ പിന്നെ എന്തിന് ദ്വിവചനത്തിൽ വിബന്ധോ രണ്ട് എന്നെന്തിനു നിർദ്ദേശിച്ചു പറയുന്നു? അങ്ങനെ പറയുന്നത് തന്നെ സമാന സ്വഭാവത്തെ രണ്ടിന്റെ സ്വരൂപം ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലോകത്തിൽ അങ്ങനെയാണ് ശബ്ദം പ്രയോഗിക്കുന്നത്, പ്രതീയത്തെ. ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും അങ്ങനെ തന്നെ. അസ്യ ഗുഹു ദ്വിതീയോ അന്വേഷ്ടവ്യ ഇത്യുക്തേ ഗുരയോ ദ്വിതീയോ അന്വേഷ്യതേ നാശ്യോ പുരുഷോ. പശുക്കളെ മേയുന്നതിന് വേണ്ടി കൊണ്ടുപോയി, തിരിച്ചു വന്നപ്പോ ഒരു പശുവിനെ കാണാനില്ല. അപ്പോ കാലിയെ മേയ്ക്കുന്നവനോട് പറയാണ്, അസ്യ ദ്വിതീയോ ഗോ, ഇതിന്റെ രണ്ടാമത്തെ ഇതിനെ അന്വേഷിക്കുക. അന്വേഷിച്ച് നമ്മൾ ചോദിക്കും മറ്റേതെവിടെ എന്ന് ചോദിക്കും. രണ്ടാമത്തെ എവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിക്കും ഒന്ന് കണ്ടു, ഇനി വേറൊരു പശു കൂടിയുണ്ട്, അത് ചോദിക്കും മറ്റേതെവിടെയാണ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മനുഷ്യനെ അന്വേഷിക്കാൻ പോകത്തില്ല, അശ്വത്തെ അന്വേഷിക്കാൻ പോകത്തില്ല, പശുവിനെ തന്നെ അന്വേഷിക്കും. രണ്ടാമത്തതൊന്നുള്ള സംഖ്യ പറയുന്നത് കൊണ്ട് മറ്റൊരു ജീവിയാകുന്നില്ല. സംഖ്യ കൊണ്ട് നിർദ്ദേശിക്കുമ്പോൾ അതേ ജാതിയിൽപ്പെട്ടതിനാണ് നിർദ്ദേശിക്കുന്നത്, ഭിന്നജാതിയിൽപ്പെട്ടതല്ല. സാധാരണ ലോകവ്യവഹാരത്തിൽ നമ്മൾ എങ്ങനെ ഭാഷ പ്രയോഗിക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അത് വെച്ച് പറയും. ശ്രുതിയാണ് അതിനും പ്രയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സംഖ്യയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും മറ്റൊന്നുമല്ല, ചേതനെ തന്നെ ഗ്രഹിക്കണം. അതിന് അസ്യഗോർ ദ്വിതീയോ അന്വേഷിക്കുക, രണ്ടാമത്തെ പശുവിനെ, രണ്ടാമത്തേനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഗൗരവ ദ്വിതീയോ അന്വേഷിക്കുകയും പശുവിനെ തന്നെ അന്വേഷിക്കുന്നു. അശ്വ പുരുഷോ, അശ്വത്തെ തിരഞ്ഞു പോകില്ല, പുരുഷനെ അന്വേഷിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ തതിഹ ഹൃതപാനേന ലിംഗേന നിശ്ചിത വിജ്ഞാനാത്മന് ദ്വിതീയ അന്വേഷണായ അനാസമാന സ്വഭാവ ചേതന പരമാത്മീവ പ്രതീയത്തെ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഋതപാനം കർമ്മഫലത്തെ അനുഭവിക്കുന്നവനെന്ന് പറയുന്നു. അനുഭവം ചൈതന്യമാണ്, അത് ചേതനിലേ സംഭവിക്കത്തുള്ളൂ. അപ്പൊ അവിടെ ചേതനൻ ഫലത്തെ അനുഭവിക്കുന്നു. ഒരാൾ കൂടിയുണ്ട്, അതായത് അതും ചേതനാണ്. നിശ്ചിത വിജ്ഞാനാത്മനി, ഇവിടെ അനുഭവിക്കുന്നവൻ ചേതനനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെ പറയുന്നുണ്ടല്ലോ ദ്വിതീയ അന്വേഷണായ മറ്റൊരാൾ ആരാണ്? സമാന സ്വഭാവ അതേ സ്വരൂപമുള്ള ചേതനെ തന്നെയാണ് കണ്ടെത്തുന്നത്. പരമാത്മേവ പ്രതീയതയെ സാമാന്യ ബുദ്ധിയുണ്ട്. ഇവിടെ ഒരുപാടൊന്നും വളച്ചു തിരിച്ച് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. രണ്ടും ഒരേ ജാതിയിൽപ്പെട്ടത് തന്നെ എന്ന് പറയാം, രണ്ടും ഒരേ സ്വരൂപം തന്നെയാണ്. അനുക്തം ഗുഹാഹിതത്വ ദർശന പരമാത്മാ പ്രത്യേകതവ്യ. ഗുഹയിലിരിക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് പരമാത്മാവിനെ എങ്ങനെ എടുക്കാൻ പറ്റും? സർവവ്യാപിയായ പരമാത്മാവ് എങ്ങനെ ഒരു ഗുഹയിലിരിക്കും? അത് ഗ്രഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ പറയുന്നു. ഗുഹാഹിതത്വ ദർശനാദേവ പരമാത്മാ പ്രത്യേകതവീതിവതാമഹ. ഗുഹാഹിതം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഗ്രഹിക്കാൻ പാടില്ലെന്നല്ല, അങ്ങനെ പറഞ്ഞതുകൊണ്ട് പരമാത്മാവിനെ മാത്രം ഗ്രഹിക്കണം, മറിച്ചാണ്. ഒരാൾ പറയുന്നു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവനെന്ന് പറയുന്നത് കൊണ്ട് പരമാത്മാവിനെ ഗ്രഹിക്കില്ല, പരമാത്മാവ് സർവവ്യാപിയാണ്, അവനങ്ങനെ ഒരു ഗുഹയിലിരിക്കാൻ കഴിയില്ല. പറയുന്നു അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞതുകൊണ്ട് പരമാത്മാവിനെ മാത്രമേ ഗ്രഹിക്കാൻ പാടുള്ളൂ. പരമാത്മാ പ്രത്യേകതവ്യ, പരമാത്മാവേവ പ്രത്യേകതവ്യ. എന്തുകൊണ്ട്? ഗുഹാഹിതത്വം തു ശ്രുതി സ്മൃതിഷു അസകൃത് പരമാത്മനേവ ദൃശ്യത്തെ. കാരണം ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവൻ പരമാത്മാവാണ എന്ന് ശ്രുതിയിലും സ്മൃതിയിലും എല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഗുഹാഹിതം ഗഹ്വരിഷ്ടം പുരാണം, അവിടെ പറയുന്നു അനാദിയായ ഒരു തത്വം പുരാണം. ഗഹ്വരിഷ്ടം അനേക അനർത്ഥങ്ങൾ, ഗഹ്വരങ്ങൾ അനേക അനർത്ഥങ്ങളുള്ള ഈ ശരീരത്തിൽ ഇരിക്കുന്നു. ഇതിൽ ഈ ശരീരം പരമാത്മാവിന് ഇരിക്കാൻ പറ്റിയതൊന്നുമല്ല. പരമാത്മാവിന് ഇരിക്കേണ്ടതെന്നാണ് വളരെ വിശുദ്ധമായ ഒരു ഇരിപ്പിടമാണ് വേണ്ടത്. പക്ഷെ ഈ ശരീരമാണെങ്കിലോ അനേക മലങ്ങളോട് കൂടി ചേർന്നതാണ്, നാനാ വികാരങ്ങൾക്ക് വഴിപ്പെടുന്നതാണ്. ശാരീരികവും മാനസികവുമായ വികാരങ്ങൾ, ശാരീരികമായ വികാരങ്ങൾ ബാല്യം യൗവനം വാർദ്ധക്യം, മാനസികമായ വികാരങ്ങൾ കാമക്രോധാദികൾ, പിന്നെ അനേക മാലിന്യങ്ങൾ, ഇതൊക്കെയുള്ള ഈ ശരീരത്തിൽ ആണ് പരമാത്മാവ് ഇരിക്കാനൊരു സ്ഥാനം കിട്ടിയത്, കണ്ടെത്തിയത്. സദാ അശുചി പറയുന്നത്, ശരീരം എന്ന് പറയുന്നത് സദാ അശുചിയാണ് ആണ് പറയുന്നത്. അനേക ഗഹ്വരങ്ങൾ, അനേക അനർത്ഥങ്ങൾ ഇരിക്കുന്ന ഈ ശരീരത്തിൽ, രോഗപീഠാദികളെല്ലാം ഈ ശരീരത്തിലാണ്. അതിൽ സ്ഥിതമാണ് ഗഹ്വരേ സ്ഥിതം. ഗഹ്വരത്തിൽ അനേക അനർത്ഥങ്ങളുള്ള ഈ ശരീരത്തിൽ ഇരിക്കുന്ന അനാദിയായ ഒന്നാണ് പരമാത്മാവ്, ഗുഹാഹിതം എന്ന് വേറെ സ്ഥലത്തും പറയുന്നുണ്ട്. കാരണം പരമാത്മാവിനങ്ങനെ ഭേദബുദ്ധിയില്ലല്ലോ. തസ്സൃഷ്ട്വ തദേവ അനുപ്രാവശ്യം, ഏതൊന്നിനെയാണോ താൻ സൃഷ്ടിച്ചത് അതിൽ മുഴുവൻ അനുപ്രവേശം ചെയ്തിരിക്കുന്നു. അതിൽ പിന്നെ ഒന്നും വിടാനില്ല. ഈശ്വരന് ഗുണദോഷ വിചാരമില്ല, നന്മ തിന്മ ഉള്ള ബുദ്ധിയില്ല ജീവനെപ്പോലെ. അതുകൊണ്ട് സർവത്ര ഏകരൂപത്തിലിരിക്കുന്നു, അതാണ് സർവഗതനായിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുന്നതിന് ദോഷമില്ല. ശ്രുതി തന്നെ പറയുന്നു, ഏ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ ബ്രഹ്മയോവേത്ത ഏതൊരുവനാണോ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത്, എവിടെ പരമേവോ വ്യോമൻ പരമേ ശ്രേഷ്ഠമായ വ്യോമൻ ആകാശത്തിൽ ഹൃദയാകാശത്തിൽ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ ഗുഹ എന്ന് പറഞ്ഞ ബുദ്ധി അവിടെ തസ്യാം നിഹിതം അവിടെ സ്ഥിതി ചെയ്യുന്നവനായ അതാണ് നിഹിതം ഗുഹായാം ഹൃദയഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവനായ ആ നിഹിതം എന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്നവൻ അതിസൂക്ഷ്മമായി സ്ഥിതി ചെയ്യുന്നവൻ ദുർബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ വയ്യാതെ അത് ശ്രേഷ്ഠമാണ് ഹൃദയാകാശം അവിടെ. കാരണം ആ ആകാശത്തിൽ അതിരിക്കുന്നു ഈശ്വരന്റെ ഇരിപ്പിടമായതുകൊണ്ട് അത് ശ്രേഷ്ഠമാണ്. ആ ഈശ്വരനെ അവിടെ ആ ഹൃദയത്തിൽ ആരാണോ ഉപാസിക്കുന്നതിന് അവന് സർവവും പ്രാപ്തമായി തീരുന്നു. അവൻ അപ്രാപ്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. അവന് പൂർണ്ണ കാമപ്രാപ്തി ഉണ്ടാകുന്നു. കാമ്യമായി ഒന്നും തന്നെ പിന്നീട് അവിടെ അവശേഷിക്കുന്നില്ല. ആത്മതൃപ്തസ്യ കസ്പൃഹ, ആത്മതൃപ്തനായിരിക്കുന്നതിന് പിന്നെ വേറെന്താ ആഗ്രഹം? പിന്നൊന്നും ആഗ്രഹിക്കാനില്ല. എന്നുവെച്ചാൽ മറ്റൊന്നിനെയും സത്യബുദ്ധിയോടുകൂടി അത് ഭോജ്യമാണ് എന്ന് കണ്ട് എനിക്കത് ഭുജിക്കണമെന്ന് അതിലെ ബുദ്ധി ഉറപ്പിച്ച് പിന്നെ അതിനെ പ്രാപിക്കുന്നതിനുള്ള പ്രയത്നം ഒന്നും അവന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. എന്തുകൊണ്ട് അവൻ ആപ്തകാമനായിരിക്കുന്നു? ആ പരമാത്മപ്രാപ്തിയിൽ അവന്റെ എല്ലാ കാമങ്ങളും പ്രാപ്തനായി എന്നവൻ ഗ്രഹിച്ചിരിക്കുന്നു. ഇതും പറയുന്നു, പിന്നെയും പറയുന്നു, ആത്മാനം അന്വിച്ച ഗുഹാം പ്രവിഷ്ടം അന്വിച്ച പറയുന്നു, വിചാരം ചെയ്യുക. അവിടെ പറയും ചിലത്ത് പറയും ധ്യാനിക്കുക, ചിലത്ത് വിചാരം ചെയ്യുക. എങ്ങനെ ആത്മാനം, നിന്റെ സ്വരൂപത്തെ നീ വിചാരം ചെയ്യുക, എന്താണ് പരമാർത്ഥം അതിനെ വിചാരം ചെയ്യുക. എവിടെ? ഗുഹാം പ്രവിഷ്ടം തത് സൃഷ്ട തദ്ദേവാനെ പ്രാപിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ സൃഷ്ടിച്ചിട്ട് സൃഷ്ടിയാകുന്ന ഈ ശരീരത്തിൽ തന്നെ ആ ശരീരത്തിലെ ഗുഹ ഹൃദയഗുഹയിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നവൻ സൃഷ്ടിയെ തുടർന്ന് പ്രവേശിച്ചവനായ അവനെക്കുറിച്ച് വിചാരം ചെയ്യുക. അല്ല, വിഷയവിചാരങ്ങളല്ല, ലോകവിചാരമല്ല. അങ്ങനെ പറയുന്നു, അന്വിച്ച ഗുഹാം പ്രവിഷ്ടം ഇത്യാദ്യ സർവഗതസ്യാപി ബ്രഹ്മണ ഉപലബ്ധ്യർത്ഥോ ദേശവിശേഷ ഉപദേശവന വിദഗ്ധ്യത. അത് സർവവ്യാപി തന്നെ. സർവവ്യാപിയാണെങ്കിലും അതിൻ്റെ ഉപലബ്ധിക്ക് വേണ്ടി ഉള്ള ഉപായം എന്ന നിലയ്ക്ക് അതിനെ ഉപാസിക്കുന്നതിന്, അതിനെ ധ്യാനിക്കുന്നതിന്, മനസ്സ് ഏകാഗ്രമാക്കി അതിനെ ധ്യാനിക്കണമല്ലോ. അതിനൊരു സ്ഥലം വേണം. അതുകൊണ്ട് ദേശവിശേഷം ഹൃദയത്തെ കാണിക്കുന്നു. അത്തരൊരു ദേശത്തെ മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് അത് ഈശ്വരന്റെ ഇരിപ്പിടമാണെന്ന് ഭാവനയെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തത്വം അവിടെ പ്രകടമായിരിക്കുന്നു. ഈശ്വര സർവവ്യാപിയാണെങ്കിലും ഹൃദയത്തിൽ അത് പ്രകടമായിരിക്കുന്നു ചേതന രൂപത്തിൽ എന്ന് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടു തരത്തിലും ആവാം, രണ്ടായാലും ഫലം ഒന്ന് തന്നെ. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ദേശത്തെ കാണിക്കുന്നു. എന്നാ വിരുദ്ധത ഇത്യേത ഉക്തമേവ, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. സുഹൃത്ത് ലോകവർത്തിനത്വം തു ഛത്രിത്വ ഏകസ്മിന്നവി വർത്തമാനം ഉഭയോരവിരുദ്ധം. പറയും. പിന്നെ തന്റെ കർമ്മഫലമായി നീ ശരീരത്തിൽ വസിക്കുക, കർമ്മഫലത്തെ അനുഭവിക്കുക എന്ന് പറയുന്ന ഒന്നിലെ യോജിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഛത്രി ന്യായത്തിലൂടെ എല്ലാം ഗ്രഹിച്ചോണം. ഒന്ന് അനുഭവിക്കുന്നു, മറ്റവൻ അനുഭവിപ്പിക്കുന്നു. ഒരുവനിത് സ്വയം അനുഭവിക്കുന്നു. ഇതെല്ലാം അനുഭവിക്കുന്നതിന് സ്വയശക്തിയില്ല. അവന് ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് ചൈതന്യത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അവിടെ പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് ജീവനായിരിക്കുന്ന ഞാനിതൊക്കെ അനുഭവിക്കുന്നത്. അതും ദോഷമില്ല. അച്ഛായാതപവും ഇനി പറഞ്ഞു, ഇത് രണ്ടെണ്ണം പരസ്പര വിരുദ്ധമാണ്. പിന്നെ രണ്ടും ഒന്നെന്നും പറയുന്നു. ഇരളും വെളിച്ചവും പോലെ വിരുദ്ധമായത് എങ്ങനെ ഒന്നാകും? പറയുന്നു, ഛായ ആതപ പരസ്പര വിലക്ഷണത്വ സംസാരിത്വ സംസാരിത്വവും. അത് ശരിയാണ്. ജീവനില്ല, സംസാരിത്വം ഉണ്ട്, അത് ഇരള് പോലെയാണ്. പരമാത്മാവിലോ പ്രകാശം മാത്രം, അത് വെളിച്ചം പോലെയാണ്. പരമാത്മാവിൽ സംസാരമില്ല. പരമാത്മകൽപ്പനയാണ് സംസാരം. അത് കേവലം കൽപ്പന മാത്രമായതുകൊണ്ട് കൽപ്പനയ്ക്ക് അതീതമായൊരു സത്യം അതല്ലാത്തതുകൊണ്ട് പരമാത്മാവ് അസംസാരിയാണ്. ജീവനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ജീവനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാം സത്യമായ സങ്കല്പമാണെന്ന് വെച്ചാൽ സത്യമായ അനുഭവമാണ്. ചിലടത്ത് പറയും ഇതെല്ലാം ജീവന്റെ സങ്കല്പമാണെന്ന് പറയും. എന്ത് സൃഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ച ജീവന്റെ സങ്കല്പമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ജീവന്റെ സത്യമായ അനുഭവം എന്നാണ്. പരമാത്മാവിന്റെ സൃഷ്ടി, പക്ഷെ ജീവനെ സത്യമായി അനുഭവിക്കുന്നു. ജീവൻ സത്യമായി അനുഭവിക്കുന്നത് കൊണ്ട് അവന് സംസാരിത്വമുണ്ട്. മറിച്ചാണെങ്കിലോ ഇത് സങ്കല്പമാണ്, കേവല സങ്കല്പമാണെന്ന് പറഞ്ഞാൽ അവന് സംസാരിത്വമില്ല. അതുകൊണ്ടാണ് ഈശ്വരന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയും സങ്കല്പമാത്രേണ പരമേശ്വരൻ. പരമേശ്വരനെ സംബന്ധിച്ചിടത്തോളം കേവലം സങ്കല്പം മാത്രം. അവ സൃഷ്ടി കേവല സങ്കല്പം മാത്രമാണെങ്കിൽ അവിടെ സംസാരിത്വമില്ല, സംസാരിയല്ല. അപ്പൊ ജീവന്റെ സങ്കല്പമാണ് സൃഷ്ടിയെങ്കിൽ പിന്നെ ജീവൻ അവിടെ സംസാരിയോ ജീവനെയും. അതുകൊണ്ട് അവൻ അറിയുന്നു ഇതിനെ എന്താണ്, ഇത് കേവലം ഒരു സങ്കല്പം മാത്രമാണ്. ഏതുപോലെ സ്വപ്നം പോലെ, സ്വപ്നത്തിൽ എങ്ങനെയാണോ വസ്തു യാഥാർത്ഥ്യമില്ലാതെ സർവ്വ വിഷയങ്ങളും കേവലം സങ്കല്പം മാത്രമായിരിക്കുന്നത് എന്ന് ജാഗ്രതത്തിൽ സ്വപ്നത്തെ തിരിച്ചറിയുമ്പോൾ അവൻ സ്വയം ഗ്രഹിക്കുന്നു, അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. സ്വപ്നത്തിൽ ഞാൻ ധനികനായിരുന്നില്ല, ഞാൻ ദരിദ്രനായിരുന്നില്ല. എന്തുകൊണ്ട്? അവിടെ എന്തനുഭവിച്ചു? അതെല്ലാം സങ്കല്പമാണ്. അപ്പൊ ഇവിടെയും ജീവൻ ഇതിനെ സങ്കല്പമെന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അസംസാരിയാണ്. അവൻ ആ പരമമായ തത്വം തന്നെയാണ്. ഇപ്പൊ സംസാരിത്വ അസംസാരിത്വത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? അത് സങ്കല്പമല്ല, സംസാരിത്വം എന്ന് പറയുന്ന അനുഭവം. ഓരോ ജീവനും അറിയുന്ന ഇതെല്ലാം സത്യമാണ്, പരമാർത്ഥമാണ്. അവനെ സംബന്ധിച്ചത് സങ്കല്പമല്ല. ഈശ്വരന് സങ്കല്പമാണ്, അതുകൊണ്ട് ഈശ്വരന് സംസാരിത്വമില്ല. ജനന മരണങ്ങളൊന്നും അവിടെയില്ല. അപ്പൊ കേവലം അറിവിൽ വരുന്ന വ്യത്യാസമാണ്. ഇത് തത്വം ഒന്ന് തന്നെയാണ്. അത് പറയും ജ്ഞാന ശക്തിയിൽ വ്യത്യാസമുണ്ട്, ഇച്ഛാശക്തിയിൽ വ്യത്യാസമുണ്ട്. ഇനി ഈശ്വരന്റെ സത്യസങ്കല്പത്തെ കുറിച്ച് പറയും. അത് ജീവന്റെ സത്യമായ അറിവല്ല. ജീവന്റെ സത്യമായ അറിവ് എന്താണ്? ഇതെല്ലാം സത്യമാണ്. ഞാൻ വേറെ, ഈശ്വരൻ വേറെയാണ്. ഈ ഭേദബുദ്ധി തനിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത, വിസ്മരിക്കാൻ കഴിയാത്ത ഈ ഭേദബുദ്ധി ഇത് സത്യമാണ് എന്നെല്ലാം കഴിയും കരുത്. ഇതല്ല ഈശ്വരന്റെ സത്യസങ്കല്പം എന്ന് പറയുന്നത്. എന്താണ് സൃഷ്ടിയുടെ പിന്നിലുള്ള സങ്കല്പം? സ്ഥിതിയുടെ പിന്നിലുള്ള സങ്കല്പം, സംസ്കാരത്തിന്റെ പിന്നിലുള്ള സങ്കല്പം, അവിടെ യജ്ഞാന്തരം മറ്റൊരു പ്രയത്നം കൂടാതെ തന്നെ കേവലം തന്റെ സങ്കല്പത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തന്നിൽ തന്നെ. എങ്ങനെ സ്വപ്നത്തിൽ സൃഷ്ടിച്ച് സംഹാരങ്ങൾ തന്നിൽ ജീവനിൽ സംഭവിക്കുന്നു. ജീവനെന്ന് പറയുന്നത് ശരിയല്ല, കാരണം അവിടെ അത്രായം പുരുഷ സ്വയം ജ്യോതി, അവിടെ സ്വയം ജ്യോതിസായ പരമാത്മാവാണ്. ആ പരമാത്മാവ് അവിടെ കേവലനായി സ്ഥിതി ചെയ്യുന്നു. ആ പരമാത്മാവ് സ്വപ്നത്തിൽ കേവലനായി സ്ഥിതി ചെയ്തിട്ട് തന്നെ എല്ലാം സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാത്തിനും ഇവിടെ പരമാർത്ഥമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വരനാണെങ്കിലോ സത്യസങ്കല്പൻ, തന്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നിറവേറ്റുന്നു. സ്വപ്ന സൃഷ്ടി പോലെ അത് സത്യസങ്കല്പത്വം വേറെ. ഇവിടെ ജീവനിലോ, ജീവനില് സത്യസങ്കല്പം വന്നു കഴിഞ്ഞാൽ സംസാരമായി എന്നാണ്. ഇതെല്ലാം സത്യമാണ് സങ്കല്പിക്കുന്നത്. ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് ജീവന് സത്യമെന്ന് തോന്നുന്ന എല്ലാം പ്രകടമാകും. ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് ജീവൻ അതിനെ സത്യമെന്ന് ഗ്രഹിക്കുമ്പോഴോ ജീവൻ അത് സംസാരമായി മാറും. അങ്ങനെ സത്യസങ്കല്പം എന്ന് പറയുന്നത് സന്ദർഭം അനുസരിച്ചാണ്. അപ്പോ ഇത് സത്യമായ അനുഭവമായി വന്ന സംസാരം, ഇത് ജീവൻ ബോധിക്കുകയാണ്, ഇത് അസത്യമാണ്, ഇത് സങ്കല്പമാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അത് സംസാരമല്ല. അങ്ങ് ഇത്രയേ ഉള്ളൂ, സംസാരിത്വം അസംസാരിത്വം എന്ന് പറയുന്നതിനുള്ള വ്യത്യാസം. അത് വളരെ ദുർബലമായ വ്യത്യാസമാണ് എന്നാണ്. അവിദ്യാകൃതത്വ സംസാരിത്വ ജീവനീ സംസാരിത്വം എങ്ങനെ വന്നു? അവിദ്യാകൃതമാണ് ഒന്ന്, ബോധമില്ലാതിരിക്കുക, അവിദ്യ. എത്ര ആവർത്തിച്ച് പറഞ്ഞാലും പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന കേൾക്കുമ്പോൾ ആദ്യമായി കേൾക്കുന്ന പോലെ തോന്നും, ആദ്യം കേട്ടതുപോലെ. ഒന്ന് ബോധമില്ലാതിരിക്കുക, അതുകൊണ്ട് സംഭവിക്കുന്നു. മറ്റൊന്ന് ബോധക്കേടുകൊണ്ട് സംഭവിക്കുന്നു. ദേഹാത്മബുദ്ധി വന്നു, പ്രപഞ്ച സത്യത്വ ബുദ്ധി വന്നു. ഇതാണ് അവിദ്യാകൃതം എന്ന് പറഞ്ഞത്. അതിനെ തുടർന്ന് പലതും വന്നു. ദേഹാത്മബുദ്ധി, ഞാൻ എന്നീ ദേഹത്തിൽ അഭിമാനം വരും. അതിന് പ്രത്യേകിച്ച് ഞാൻ ഇതാണ് എന്നൊന്നും പറയണ്ട. ബോധം ഉള്ളിൽ ഉണർന്നു വരുമ്പോൾ ഞാൻ എന്നൊരനുഭവം വന്നാൽ മതി. ആ ഞാൻ എന്ന് പറയുന്ന ഈ ശരീരം വിട്ട് പുറത്തേക്കൊന്നും പോകുന്നില്ല, മറിച്ച് അത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്കാണ് പോകുന്നത്. ഉള്ളിലേക്ക് വരുമ്പോൾ മനസ്സ്, അഹംബുദ്ധി, ഞാൻ, ഉള്ളിലേക്ക് മുമ്പ് ഇതെല്ലാം എൻ്റേതായി, ശരീരം എൻ്റേതായി, മനസ്സെൻ്റേതായി, ബുദ്ധി എൻ്റേതായി, ഇതാണ് അഭിമാനം. ഈ ദേഹാത്മബുദ്ധി ഇതിന്റെ ഫലമായി വരുന്നതാണ് എന്ത്? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ സംസാരിയാണ്, ഞാൻ മുക്തനാണ്, ഈ ഭാവങ്ങളല്ല. ഇതെല്ലാം ഒരുപോലെ സംബന്ധങ്ങളാണ്, ദ്വന്ദ്വാത്മകമാണ്. തത്വത്തെ ഗ്രഹിക്കാതെ വ്യവഹരിക്കുമ്പോൾ എന്നിവിടെ പറയേണ്ടി വരും. തത്വത്തെ ഗ്രഹിച്ചവൻ എന്തു പറഞ്ഞാലും ഒന്നുമില്ല. പരമാർത്ഥത്തെ ബോധിച്ചവൻ പറയുകയാണ് ഞാൻ ദോഷമുണ്ട്. അവിടെ ദേഹാത്മബുദ്ധി എന്താണെന്നും പരമാർത്ഥബോധം എന്താണെന്നും ഗ്രഹിച്ചിരിക്കും. അവിടെ ഞാനെന്ന് പറയുന്നതിലല്ല കാര്യം. എന്ത് ഗ്രഹിച്ചതിന് ശേഷം പറയുന്നു എന്നുള്ളതിനാണ്, ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, ഇങ്ങനെ പറയുന്നതിനൊന്നും ഒരു ദോഷമുണ്ട്. എന്തുകൊണ്ട്? താൻ ആരാണെന്നവിടെ ബോധിച്ചിരിക്കുന്നു. അതിൽ ആരാണ് ഞാൻ എന്ന് വ്യവഹരിക്കുന്നത് അത് ബോധിച്ചിരിക്കുന്നു. അതിലാർക്കാണ് ഈ സുഖവും ദുഃഖവും എന്നുള്ള കാര്യം ബോധിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു പരമാർത്ഥ സ്ഥിതിയുണ്ട്, നിജസ്ഥിതിയോ, അതിനെ അറിഞ്ഞിരിക്കുന്നു. അവനെ സംബന്ധിച്ച് ഇത്തരം വ്യവഹാരങ്ങളിൽ ദോഷമില്ല. മറിച്ചാണെങ്കിലോ പറയുന്നതെല്ലാം അജ്ഞാനകൃതമാണ്, തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട്, തത്വത്തെ വിപരീതമായി ഗ്രഹിച്ചതുകൊണ്ട്, ഞാനെന്നുള്ള ദേഹാത്മബുദ്ധി വന്നതുകൊണ്ട്. അപ്പൊ ദേഹാത്മബുദ്ധി വരിക, ദേഹാത്മബുദ്ധി പോവുക, ഇങ്ങനെ രണ്ട് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കേവലം തന്റെ ഗ്രഹണത്തെ, ബോധത്തെ, അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നറിയുന്നു, ഞാനിതാ ശരീരമാണ്. അതാണ് ഉപദേശത്തിൽ നിന്ന് മനസ്സിലായത്. ഓ, ഈ ബുദ്ധി ഇത് അജ്ഞാനകൃതമാണ്. തന്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഇങ്ങനെ ഒരു ബോധം വന്നതുകൊണ്ടാണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നെല്ലാം ഉള്ള അനുഭവം നിൽക്കുന്നത്. അടുത്ത സൂത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ ഭാഷകാരൻ ആ മന്ത്രത്തെ ഉദ്ധരിക്കുമ്പോൾ, അത് വിശദീകരിക്കുമ്പോൾ അവിടെയും പറയും. അതിൽ കവിഞ്ഞ് ഒന്നുമില്ല, കേവലം ബോധത്തെ ആശ്രയിച്ച് ഇതെല്ലാം നിൽക്കുന്നു. ദേഹാത്മബുദ്ധി വന്നു, സുഖവും ദുഃഖിയുമായി അവളെ ധരിക്കുന്നു. അല്ല, ഈ അനുഭവം പരമാർത്ഥമുണ്ട്. അനുഭവമുണ്ട്, പക്ഷെ പരമാർത്ഥം. പരമാർത്ഥത്തിൽ എന്താണ്? അസംസാരിയാണ്. അവിദ്യാകൃതമായ ഈ സംസാരിത്വമില്ല. അപ്പോൾ താനോ ഇവിടെ പറയുന്ന ആ ജീവഭാവമല്ല, മറിച്ച് പരമാത്മസ്വരൂപമാണ് തന്നെ സ്വയം ധരിക്കുന്ന. താൻ പരമാത്മസ്വരൂപനാണ്. അതാണ് പാരമാർത്ഥികത്വച്ച അസംസാരിത്വം. അതാണ് ഇപ്പോൾ വ്യാഖ്യാനിച്ചത്. അസംസാരിത്വം എന്ന് പറയുന്ന എന്താണ്? പാരമാർത്ഥികത്വം. എപ്പോഴും ഗ്രഹിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ ഒരു അസംസാരിത്വമില്ല. ഇവിടെ നിന്ന് പറിച്ചെറിഞ്ഞു കളയേണ്ട അസംസാരിത്വം അങ്ങനെ ഒന്നുമില്ല. കാലിൽ ഒരു മുള്ളു കൊണ്ടുകഴിഞ്ഞാൽ അത് എടുത്ത് ഇളക്കിക്കളയാം. അതുപോലെ തന്നെ നിന്നോ എടുത്തു മാറ്റത്തക്ക ഒരു അസംസാരിത്വമില്ല. അങ്ങനെ ഒന്നില്ല. പിന്നെയോ ഇവിടെ ആ അസംസാരിത്വത്തെക്കുറിച്ചുള്ള ബോധം മാത്രം. എന്താണത്? അസംസാരിത്വം. അത് പരമാർത്ഥികമാണ്. പരമാർത്ഥികം എന്ന് വെച്ചാൽ അത് പരമാർത്ഥ സ്വരൂപമാണ് എന്ന്. അല്ലാതെ താൻ ഉണ്ടാക്കിയെടുത്തില്ല, താൻ പരിശ്രമിച്ച് നേടിയൊന്നുമില്ല. യോഗമോ ഭക്തിയോ ജ്ഞാനമോ എന്തെങ്കിലും കൊണ്ട് താൻ സൃഷ്ടിച്ച ജ്ഞാനം പോലും എന്താ പറയുന്നത്? ബോധിപ്പിക്കുകയാണ്. അത് പരമാർത്ഥമാണ് അസംസാരിത്വം. അസംസാരിത്വം എന്ന് പറയുന്നത് എന്താ? മുക്തി. അത് പരമാർത്ഥമാണ് എന്ന് ബോധിപ്പിക്കുന്നു. ആരെ ബോധിപ്പിക്കുന്നു? ആരാണോ, ആർക്കാണോ ഈ അസംസാരിത്വത്തെക്കുറിച്ചുള്ള സമ്യക്കായിട്ടുള്ള, ശരിയായിട്ടുള്ള ആ ബോധമില്ലാത്തത് അവന്, അതാരാണ്? ആരാണോ മുക്തിയെ ആഗ്രഹിക്കുന്നത്, അസംസാരിത്വത്തെ ആഗ്രഹിക്കുന്നത്, അതാരാണ്? ആരാണോ ശ്രോതാവായിരിക്കുന്നത്, ആരാണോ ജിജ്ഞാസുവായി ഇരിക്കുന്നത്, ആരാണോ മുക്തിയെ അർത്ഥിക്കുന്നവനായിരിക്കുന്നത്, അതിനാണ് ഇവിടെ രണ്ടിൽ ഒന്നായി കാണിച്ചത്. രണ്ട് പക്ഷികളിൽ ഒന്നെന്ന് പറയും, മുണ്ടകത്തിൽ പറയും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ശ്രുതി ബോധിപ്പിച്ചു. എന്റെ ഈ എന്താണ് സുഹൃത്ത് ശ്ലോക കർമ്മഫലത്തിന്റെ അനുഭവങ്ങൾ, ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടുള്ള ഈ അനുഭവങ്ങളൊന്നും സത്യമല്ല, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ബോധിക്കേണ്ടേ ഉള്ളൂ. എന്തുകൊണ്ട്? നീ പരമാർത്ഥികത്വം നിന്റെ സ്വരൂപമാണ്. അതാണ് പരമാർത്ഥികത്വം വെച്ച അസംസാരിത്വം. അതുകൊണ്ട് മുക്തി അസംസാരിത്വം നിന്റെ സ്വരൂപമാണ്. ഇത് സംശയരഹിതമായി, വികല്പരഹിതമായി, വിപര്യരഹിതമായി ബോധിക്കാനാണ് ഈ ചർച്ചകളെല്ലാം. ആ ബോധനത്തിനപ്പുറം മറ്റൊന്നും സംഭവിക്കുന്നില്ല. ബോധനത്തിന്റെ ഇപ്പുറം, അതിനു മുമ്പ് പലതും സംഭവിക്കുന്നുണ്ട്. തസ്മാത് വിജ്ഞാനാത്മാ പരമാത്മനോ ഗുഹാം പ്രവിഷ്ടു ഗൃഹീയതി. അതുകൊണ്ട് പൊതുവെ സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മ പരമാത്മാക്കളെയാണ് ഗുഹാം പ്രവിഷ്ടമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതൊരു ഗുഹയിലാണോ ഈ ജീവൻ പ്രകടമാകുന്നത് അഹം എന്നുള്ള ബുദ്ധിയോടുകൂടി, അതേ ഗുഹയിൽ തന്നെയാണ് ആ പരമാർത്ഥ സ്വരൂപവും. അത് ഏകസ്വരൂപമായിരിക്കുന്നു, രണ്ടാക്കാൻ കഴിയത്തില്ല. എന്റെ ഹൃദയത്തിൽ ഞാൻ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെയായി, എന്റെ ഹൃദയം വേറെ സ്ഥാനമായി, അവിടെ ഈശ്വരനെ ഞാൻ സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ സാക്ഷാത്കരിക്കുന്ന ഞാൻ അനേക സാധനയോടുകൂടിയവനാണ്. ഇതെല്ലാം ആത്യന്തികമായ വിചാരത്തിൽ ഭ്രാന്തിയാണ്. എന്തുകൊണ്ട് പരമാർത്ഥം എന്ന് പറയുന്നത് അത് സംസാരരഹിതമാണ്, അതിന്റെ സ്വരൂപം തന്നെയാണ് മുക്തി എന്നുള്ളത്. ഉത്തസ്ഥ വിജ്ഞാനാത്മ പരമാത്മാനു ഗ്രഹീയത. എന്തുകൊണ്ടിവിടെ വിജ്ഞാന പരമാത്മാക്കളെ ഗ്രഹിക്കണം? ഏകസ്വരൂപത്തിലുള്ള രണ്ടില്ല അവിടെ. അതിന് വീണ്ടും അടുത്ത സൂത്രം പറയുന്നു വിശേഷണാച്ച. വിശേഷണം ച വിജ്ഞാനാത്മ പരമാത്മനോരേവ ഭവതി. ഈ വിജ്ഞാനാത്മ പരമാത്മാക്കളെ ബോധിപ്പിക്കാനാണ് വിശേഷണങ്ങളെല്ലാം. ഈ ആത്മാവിനെ കുറിച്ച് എന്തെല്ലാം പറയുന്നു, വർണ്ണിക്കുന്നു, വിശേഷണങ്ങളെല്ലാം വർണ്ണനകളാണ്, തത്വത്തിന്റെ വർണ്ണനകൾ എല്ലാം. ആ തത്വത്തെ, ആ പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെ പറയുന്നു, ആത്മാനം രഥനം വിധി ശരീരം രഥമേവ ബുദ്ധിം സാരഥിം വിധി മനഃപ്രഗ്രഹമേവ ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാന്തേഷു ഗോചരാൻ ആത്മീയേന്ദ്രിയ മനോയുക്തം ഭോക്തിയാഹുർ മനീഷിനഹ. നമ്മൾ മുമ്പ് പഠിച്ചാണ്, ഇവിടെ അല്പമേ പറഞ്ഞുള്ളൂ. ആത്മാനം രഥനം വിധി ശരീരം രഥമേവ ഇത്യാദിന പരേണ ഗ്രന്ഥേന രതിരഥാദിരൂപ കൽപ്പനയാ വിജ്ഞാനാത്മനാം രഥനം സംസാരമോക്ഷയോ ഗന്ധാരം കൽപ്പയതി. വിശദമായ ചർച്ചയാണ്. ഇനി വരുന്ന ഭാഗങ്ങളിൽ കഠോപനിഷത്തിൽ രഥി രഥാദി രൂപക കൽപ്പനയാ, അതിനൊരു രൂപകമായി, രൂപക അലങ്കാരത്തിൽ നിർദ്ദേശിച്ചു ഒരു രഥം, അത് സഞ്ചരിക്കുന്നവൻ ആരോ വിജ്ഞാനാത്മാ രഥിനം. ആ ഈ രഥത്തിൽ ശരീരമാകുന്ന രഥത്തിൽ കയറി ഇവൻ സഞ്ചരിക്കുന്ന എവിടേക്ക് പറഞ്ഞു, സംസാരം മോക്ഷയോ ബന്ധം. ഈ സംസാരത്തിൽ നിന്നും മോക്ഷത്തിലേക്കുള്ള യാത്രയാണ്. ഒരു കഥയും അറിയാതെയാണ് സഞ്ചരിക്കുന്നത്. സംസാരത്തെ അനുഭവിച്ചുകൊണ്ട് മോക്ഷത്തെ അനുഭവിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്നു. അനുഭവാതീതമായിരിക്കുന്ന, അനുഭവ സ്വരൂപമായിരിക്കുന്ന, അല്ലെങ്കിൽ അനുഭവത്തിനാധാരമായിരിക്കുന്ന, പല ഭാഷയിലും പറയും, ഒന്ന് തന്നെ താല്പര്യമല്ല. ആ മോക്ഷത്തിലേക്ക് സഞ്ചരിക്കുന്നു, അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സാധനകൾ അനുഷ്ഠിക്കുന്നു. ആര്? ഈ വിജ്ഞാനാത്മാ. കഥയറിയാതെ ആട്ടം കാണുന്നു എന്ന് പറയുന്ന പോലെയാണ്. കഥയറിഞ്ഞാലോ അപ്പോഴേ ആ യാത്ര ആസ്വാദ്യകരമാകും. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കുതശ്ചന. എത്ര സ്ഥലത്ത് പറയും, അറിയാതിരിക്കുമ്പോൾ ഈ സഞ്ചാരം, മുക്തിക്ക് വേണ്ടിയിട്ടുള്ള സഞ്ചാരം അറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ അവിടെ സഞ്ചാരമെല്ലാം അവസാനിച്ചു. മുക്തിയെ ബോധ്യപ്പെട്ടാൽ മതി, അത് തന്നെ ബുദ്ധിയെ നേടുക എന്ന് പറയുന്നു. കാരണം മുക്തി സ്വരൂപമാണെങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് മുക്തിയെ ബോധിക്കുക, മുക്തിയെ സംബന്ധിച്ചുള്ള ഭ്രാന്തികൾ മാറ്റുക. അതുകൊണ്ടാണ് ആ മുക്തിയെ ബോധിച്ചവൻ എല്ലാ സാധനങ്ങളിൽ നിന്നും പിന്മാറുന്നത്. അപ്പൊ പിന്നെ ബാക്കി കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് പറയാനുണ്ട്. സർവസാധനകളിൽ നിന്നും അവൻ പിന്മാറുന്നു. പിന്മാറുമെന്ന് വെച്ചാൽ സർവസാധനകളും വ്യർത്ഥമായി അനുഭവപ്പെടുന്നു. അസാധ്യമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാ സാധനങ്ങളും. എന്തുകൊണ്ട്? നിത്യാപ്തമായിരിക്കുന്ന മുക്തിയെ പ്രാപിക്കുക എന്നുള്ള മോഹത്തോടുകൂടി അവൻ എന്തെങ്കിലും സാധനങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മുക്തി അവിടെ നിത്യപ്രാപ്തമായി. പക്ഷെ അതിനെ പ്രാപിക്കുന്നതിനൊരു സാധനം ആവശ്യമാണെന്ന് കരുതുന്ന മോഹം, ആ മോഹത്തിൽ നിന്നുകൊണ്ട് അവൻ സാധനകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവന് മോഹമുക്തനാകാൻ കഴിയത്തില്ല. അവൻ്റെ എല്ലാ സാധനങ്ങൾക്കും ആധാരമായിരിക്കുന്നു അവൻ്റെ മോഹമാണ്. അതെങ്ങനെ അവൻ ആ മോഹത്തിൽ നിന്ന് മുക്തനാകും? അപ്പോൾ സാധനകൾ എന്ന് പറയുന്നത് ആ മോഹത്തിൽ നിന്ന് മുക്തനായിട്ട് വേണം സാധനകൾ. മുക്തനായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സാധന എന്ന് ചോദിച്ചു. അതാവശ്യമുണ്ട്. അതിനല്ലേ ഉപാസനയെ വിധിച്ചിരിക്കുന്നു. അവനറിയാം പരമാർത്ഥമില്ലാതാണ്. അങ്ങനെ ആരും ഉണ്ടായാലേ അവിടെ സാധന ആരംഭിക്കത്തുള്ളൂ. ഹിമാലയത്തെ കുറിച്ച് അറിഞ്ഞാലേ പിന്നെ ഹിമാലയത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആരംഭിക്കത്തുള്ളു. എന്തിനാ പോകുന്ന ഹിമാലയത്തെ സാക്ഷാത്കരിക്കാൻ? അറിഞ്ഞവന് പിന്നെ എന്തിനാ സാക്ഷാത്കാരം ഉണ്ട്? അറിഞ്ഞവനാണ് അതിന്റെ സാക്ഷാത്കാരം. അതിനു വേണ്ടിയിട്ടാണ് അവൻ യാത്ര ആരംഭിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അറിഞ്ഞവന്റെ സാക്ഷാത്കാരമാണ്. അതെന്താ അതിന്റെ വിശേഷത? ഇതങ്ങനെ അറിയേണ്ടതല്ല എന്നറിയുക, ഇതങ്ങനെ സാക്ഷാത്കരിക്കേണ്ടതല്ല എന്നറിയുക, ഇത് സാക്ഷാത്കാര സ്വരൂപമാണെന്നറിയുക, അവിടെ മുക്തി ആർജിതമല്ല എന്നറിയുക. ഇങ്ങനെ അതാ പറയുന്നതിന്റെ വിശേഷണങ്ങളെന്ന് നാനാ വിശേഷണങ്ങൾ ഇതിനെ ബോധിപ്പിക്കും. ആ വിശേഷങ്ങളിലൂടെ പരമാർത്ഥത്തെ ഗ്രഹിക്കുക. അപ്പോൾ സംസാരത്തിൽ നിന്നും മോക്ഷത്തിലേക്കുള്ള ഈ യാത്ര അവിടെ അവസാനിപ്പിക്കുക. അങ്ങനെ ഒരാൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ സംസാര നിർമുക്തിയുടെ സ്വരൂപവും ഈ യാത്രക്കാരൻ്റെ സ്വരൂപവും ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ യാത്ര സംഭവിക്കും? മുമ്പ് പറഞ്ഞല്ലോ സംസാരം മോചനത്തിൻ്റെ സ്വരൂപം. അതുതന്നെയാണ് മുക്തി. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. എന്താണ് സംസാരമോക്ഷയോ ഗന്ധാരം കൽപ്പയരി എന്ന് പറഞ്ഞു, കൽപ്പന. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ചത്. ഇതെല്ലാം കൽപ്പനയാണ്. ആരുടെ കൽപ്പന? ശ്രുതിയുടെ കൽപ്പന. ശ്രുതി എന്തിനാ ഇതൊക്കെ കൽപ്പിക്കുന്നത്? കൽപ്പന നിന്റെ അനുഭവമായതുകൊണ്ട്. അതെന്തിനാ നിന്റെ അനുഭവമായിട്ട് ശ്രുതി കൽപ്പിക്കുന്നത്? ശ്രുതി എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ശ്രുതി പറയുന്നു ഇത് കൽപ്പനയാണ്. സംസാരത്തിൽ നിന്നും മോക്ഷത്തിലേക്കുള്ള നിന്റെ ഈ യാത്ര അത് വെറും കൽപ്പനയാണ്. എന്നുവെച്ചാൽ പരമാർത്ഥമല്ല, അസത്യമാണെന്ന് ബോധിക്കുക. അങ്ങനെ ബോധിച്ചവനോ സോ അധ്യന പരം ആപ്നോതി തത് വിഷ്ണുഹോ പരമം പദം. ആ വിഷ്ണുവിന്റെ വ്യാപനശീലനായിരിക്കുന്ന, വ്യാപന സ്വരൂപനായിരിക്കുന്ന ആ വിഷ്ണുവിന്റെ പദവുമായ പദം, ശ്രേഷ്ഠമായ പദം, ആ സ്വരൂപം അത് തന്നെയാണ് മുക്തി. അതിനെ സഹ ഏതൊരുവനാണോ ഇത്തരം കൽപ്പനകളിൽ നിന്ന് മുക്തനായവൻ, അവൻ അതിനെ പ്രാപിക്കുന്നു. അധ്വനപരം ആ വഴിയുടെ മറുകരയെ പ്രാപിക്കുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ സംസാരത്തിന്റെ മറുകര അവൻ പ്രാപിക്കുന്നതാണ്. അധ്വന പാരം എന്ന് പറയുന്നു, മറുകരയെ പ്രാപിക്കുന്നു. അപ്പോൾ മറുകരെ പ്രാപിക്കുന്നത് ആത്യന്തികമായി ബോധം കൊണ്ടാണ്, മറ്റു പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല. അപ്പോൾ ആ ബോധത്തോടുകൂടി അവന് തോന്നുകയാണ്, ശരി എനിക്ക് ബോധമുണ്ട് പക്ഷെ ഞാൻ അക്കരെ എത്തിയിട്ടില്ല. ഇവിടെയാണെന്ന് തോന്നുകയാണെങ്കിൽ അതാണ് ആദ്യം പറഞ്ഞ എന്താണ്, ആ ബോധത്തോടുകൂടി അവൻ മുന്നോട്ട് പോവുക. ബോധത്തെ വിട്ടാൽ രക്ഷയില്ല. ഒരാൾ കരുതുകയാണ് എന്താണ്, എനിക്ക് അദ്വൈതത്തെ പ്രാപിക്കണം, മുക്തിയെ പ്രാപിക്കണം, ബ്രഹ്മത്തെ പ്രാപിക്കണം എന്ന് കരുതുന്നു. പറയുന്നു ശരി, ആ ബ്രഹ്മം, അദ്വൈതം, പരമാത്മ എല്ലാം ഒരർത്ഥം തന്നെ. അതിനെ പ്രാപിക്കുന്നതിന് നീ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നത്? ദ്വൈത ബുദ്ധിയെ ഒരിക്കലും സാധ്യമല്ല. ദ്വൈത ബുദ്ധി ആശ്രയിച്ചിരിക്കുന്നിടത്തോളം കാലം മറുകരയിലെത്തത്തില്ല. പിന്നെയോ അദ്വൈത ബുദ്ധി ആശ്രയിച്ചുകൊണ്ട് തന്നെ ശ്രമിക്കുന്നു. എന്നാലേ മറുകരയിലെത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ബോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്തിനു ബോധിക്കാൻ? അതാണ് അധ്വന പരമാപ്നോതി. ഇതെല്ലാം ആ പ്രകടനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതെല്ലാം ഇവിടെ പറയുന്നില്ല. ഉപനിഷത്തിന്റെ ഭാഷ എടുത്ത് നോക്കുക, അവിടെ ഇതെല്ലാം പറയുന്നുണ്ട്. ഇതിജ പരമാത്മാനം ഗന്ധവ്യം. ഇവിടെയെല്ലാം എന്താണ്, പരമാത്മാവിനെ ഗന്ധവ്യമായും ജീവനെ ഗന്ധാവായും, പരമാത്മാവ് പ്രാപിക്കേണ്ടവനായും ജീവൻ പ്രാപിക്കുന്നവനായും നിർദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം തത്വത്തെ ഗ്രഹിക്കണമെന്നർത്ഥം. അവിടെ എല്ലാം മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെ എല്ലാം സമാന സ്വഭാവമായ, ഏക സ്വഭാവമായ ഒരു തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതെല്ലാം. തഥാ തം ദുർദർശം ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധികമേന ദേവം മത്വാധീരോ ഹർഷശോകു ജഹാതി. ഇതിൻ്റെയൊക്കെ ഫലം എന്താണ്? ഹർഷശോകങ്ങളെ ത്യജിക്കുന്നു. നമ്മളവിടെ ചർച്ച ചെയ്താണ് വളരെ വിശദമായി. അവിടെ വിശദമായി ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ബോധം ഉണ്ടാകുന്നുണ്ടോ? അവിടെ ഹർഷശോകങ്ങളെ ത്യജിക്കുന്നു എന്ന് പറഞ്ഞതിന് ഭാഷകാരൻ എന്താ പറഞ്ഞത്? ഹർഷശോകങ്ങളെ ത്യജിക്കുന്നതിനുള്ള വേലകൾ ഒന്നും പാഴ്വേലകളാകരുത് പറഞ്ഞു. ഹർഷശോകങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞ ഭാഷകാരൻ പറഞ്ഞു, കൃതകൃത്യനാകുക. അതെന്താ, അത് രണ്ടും തമ്മിലെന്താ ബന്ധം? ഹർഷശോകങ്ങളെ, സുഖദുഃഖങ്ങളെ ത്യജിക്കുന്നതിനുള്ള ആ വ്യാപാരത്തിൽ നിന്നും അവൻ മുക്തനാകുക, അതാണ് കൃതകൃത്യത. മുക്തിക്ക് വേണ്ടിയുള്ള യത്നങ്ങളിൽ നിന്നും മുക്തനാകുക. ശരി, ഈ സംസാരത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള യത്നങ്ങൾ തന്നെ ധാരാളമുണ്ട്. കർമ്മത്യാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണെന്താണ്, അതൊക്കെ ഉപേക്ഷിക്കുക. സാധാരണ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ഗൃഹത്തെ ഉപേക്ഷിക്കുക, നാട്ടിനെ ഉപേക്ഷിക്കുക, സമ്പത്ത് ഉപേക്ഷിക്കുക, തൊഴിലുപേക്ഷിക്കുക, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ ചാടി വീഴുന്നുണ്ട്. ത്യാഗം എന്ന് പേരും പറയും. അതൊന്നും അല്ല ത്യാഗമെന്ന് മനസ്സിലാകുമ്പോഴാണ് പിന്നെ അതൊക്കെ സമ്പാദിക്കാൻ തുടങ്ങുന്നത്. അതല്ലേ നമ്മുടെ അനുഭവം? എന്താണോ ഉപേക്ഷിച്ച് അതിനെ പിന്നെ സമ്പാദിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട്? ബോധം വരുന്നു, ഇതല്ല ത്യാഗം എന്ന് ബോധിക്കുന്നോണ്ടാണ്. ത്യജിച്ചിട്ട് സമ്പാദിക്കാത്ത ഏതെങ്കിലും ഒരാളെ കാണിച്ചു തരാമോ? ഏതെങ്കിലും ഒരാളെ, അങ്ങനെ ഒരാളെയും കാണാൻ പറ്റത്തില്ല. ത്യജിച്ചിട്ട് സമ്പാദിച്ചവരെ കാണാൻ പറ്റും. പിന്നെ കാണും ആരെയെങ്കിലും, കാണുന്നെങ്കിൽ അവന് ത്യജിക്കാനും ഉള്ള കഴിവാണത്തില്ല, സമ്പാദിക്കാനും ഉള്ള കഴിവാണത്തില്ല, രണ്ടിനും കൊള്ളാത്തവനായിരിക്കും. അങ്ങനെയുള്ളവരെ കണ്ടിട്ട് കാര്യമില്ല. അല്ലാത്തവരെല്ലാം കാണുന്നവരെല്ലാം ത്യജിച്ചിട്ട് സമ്പാദിക്കുന്നവർ. എന്താണ് ത്യാഗത്തിൽ വരുന്ന ഭ്രാന്തിയാണ് ഇതല്ല. അശോകു ജഹാദി എന്നുള്ളതിന് ഭാഷകാരൻ എന്താ പറഞ്ഞത്? അവിടെ ഉത്കർഷ അപകർഷങ്ങളില്ല തന്നിൽ, ആത്മാവിൽ ഹർഷത്തിന് കാരണമാണ് ഉത്കർഷം എന്ന് പറയും. ഏതെങ്കിലും തരത്തിൽ തന്നിൽ ഉത്കർഷത്തെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ അവിടെ ഹർഷം വരും എന്ന് വെച്ചാൽ ഉത്കർഷത്തെ അവിടെ കൽപ്പിക്കുക, അനുഭവിക്കുക എന്ന് പറയുന്ന അതാണ്. എന്റെ അറിവിൽ എനിക്ക് ഉത്കർഷത അനുഭവിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ആനന്ദം വരും. എന്റെ സമ്പത്തിൽ എനിക്ക് ഉത്കർഷത അനുഭവിക്കാൻ കഴിഞ്ഞാൽ ആനന്ദം വരും. എന്റെ പ്രശസ്തിയിൽ എനിക്ക് ഉത്കർഷത അനുഭവിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ആനന്ദം വരും. ഇതെല്ലാം ഓരോരുത്തരുടെ അനുഭവമാണ്. എല്ലാ പ്രവൃത്തിയുടെയും താല്പര്യം ഇതൊക്കെ തന്നെയാണ്, ഇതിലേതെങ്കിലുമൊക്കെ സമ്പാദിക്കുക എന്നുള്ളത് തന്നെ. ഉത്കർഷം, പിന്നെ അതിന് നേരെ വിപരീതമായിട്ട് വരുന്ന അപകർഷം എന്താണ്? ഇത് ഈ സമ്പാദിക്കുന്നതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ന്യൂനത വന്നാൽ അപകർഷത ദുഃഖത്തിന് കാരണമാകും. എന്റെ അറിവിൽ ഒരു ന്യൂനത ഞാൻ കണ്ടുകഴിഞ്ഞാൽ ദുഃഖമാവും. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, അവിടെ എനിക്കൊരു ഭ്രാന്തി സംഭവിച്ചു, എനിക്കവിടെ ഒരു വികല്പം സംഭവിച്ചു. സമ്പത്തിൽ അതുപോലെ തന്നെ ന്യൂനത സംഭവിച്ചു കഴിഞ്ഞാൽ, എന്റെ സമ്പത്തിൽ നിന്ന് ആരെങ്കിലും കുറച്ച് മോഷ്ടിച്ചുകൊണ്ട് എനിക്ക് സങ്കടം വരും. ആരെങ്കിലും എന്നെ ചതിച്ചു, വഞ്ചിച്ചു, എന്നെ വഞ്ചിക്കുക ചതിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സമ്പത്തിനെ ഞാൻ നേടിയതിനൊക്കെ അപഹരിക്കുക എന്നാണ്, എനിക്ക് ദുഃഖം വരും. എന്റെ സത്കീർത്തി, യശസ്, അശസ്സിന് വേണ്ടി ഞാൻ ഒരുപാട് സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ചു, കുറേക്ക് എനിക്ക് നേടാൻ കഴിഞ്ഞു, അതാ വരുന്നു ദുഷ്കീർത്തി. ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് പോയി. സങ്കടം വരും, വലുതായ സങ്കടം വരും, അപകർഷം ഞാൻ അനുഭവിക്കും. ഭാഷകാരൻ പറയുന്നതാണ്, ഉത്കർഷ അപകർഷങ്ങളിലൂടെ ഒരുവൻ സദാസമയം ഹർഷശോകങ്ങൾക്ക് വിധേയനായിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ കാര്യമില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. എന്തുകൊണ്ട്? ഉത്കർഷ അപകർഷരഹിതമായിരിക്കുന്ന അവനാണ് താൻ എന്നുള്ള ബോധത്തിൽ അവനെന്ത് ചെയ്യുന്നു? കൃതകൃത്യനായിത്തീരുന്നു. അപ്പൊ അതിന്റെ ത്യാഗം എന്ന് പറയുന്നത് കൃതകൃത്യതയാണ്. ഇത് എവിടെയാ തകരാറ് പറ്റിയിരിക്കുന്നത്? ഇതൊക്കെയാണ് ആർജിക്കേണ്ടത്, ഇതിലൊക്കെയാണ് ഒരു പരമാർത്ഥതയുള്ളത് എന്ന് കരുതിയിട്ട് രാപ്പകൽ ഊണും ഉറക്കവും എഴുന്നേറ്റ് ഇതിനു വേണ്ടി പരിശ്രമിക്കുക, ഓടി നടന്ന് സമ്പാദിക്കുക, ഇതാണ് മനുഷ്യൻ ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും പിന്നിൽ അവന് ഒരു ഗൂഢമായ ലക്ഷ്യം കാണും. പലപ്പോഴും നമ്മളത് പുറത്തു വിടത്തില്ല. സ്വാമിയായോണ്ട് എല്ലാ കാര്യവും പുറത്തു പറയാൻ പറ്റത്തില്ല. പറയല്ലേ, സാധാരണക്കാരൻ പോലെയാണ് നമ്മൾ, സ്വാമിമാരല്ലേ എല്ലാം. പക്ഷേ ഉള്ളിൽ എന്തുണ്ട്? ഗൂഢമായ ഇതുണ്ട്. പുറമേ പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്തുവരുന്നു? ഉത്കർഷം അപകർഷം. അതിനനുസരിച്ച് അവൻ ഹർഷം ശോകം, ഇതിലൂടെ തന്നെയാണ് എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാമിയായാലും ശരി, ആ സ്വാമിയായാലും ശരി, സർവരീതിയിൽ കൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ജീവന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ അവിടെ പറയുന്നു ഭാഷകാരൻ, ഹർഷശോ ജഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധരിച്ചിരുന്നത് പോലെ ഇതെല്ലാം അങ്ങോട്ട് വലിച്ച് എറിഞ്ഞിട്ട് ഇരിക്കുന്നിടത്തുനിന്ന് മാറിയിരിക്കുന്ന ഒന്നുമല്ല. പിന്നെ അവിടെ അവൻ കൃതകൃത്യനായി ചേരുക. ഇതിലെല്ലാം അസത്യ ബുദ്ധിയോടുകൂടി ഉള്ള അവന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാതെ ഇതിനുവേണ്ടിയുള്ള ഓട്ടങ്ങളെല്ലാം നിർത്തുക, അത് തന്നെയാണ്. കൃതകൃത്യത എന്നാ അവിടെ പറയുന്നു. പക്ഷേ ശോകങ്ങളുടെ ത്യാഗം എന്ന് പറയുന്നതിന് കൃതകൃത്യതയ്ക്ക് അപ്പുറം ഒരർത്ഥമില്ല. അല്ല എന്തിനെങ്കിലും വലിച്ചെറിയുന്നതൊന്നും ത്യാഗമാകത്തില്ല. അകൃതകൃത്യത എന്ന് പറയുന്നത് ആണ് ആത്യന്തികമായ കർമ്മ നിവൃത്തി. ആ കർമ്മ നിവൃത്തി എന്ന് പറയുന്നത് ഇവിടുന്ന് ഓടി ഹിമാലയത്തിൽ പോയിരുന്നാലും അത് സംഭവിക്കില്ല, ഉള്ളിലത് സംഭവിക്കത്തില്ല. ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഇതിനെ ചുമന്നാ മതി. ഹിമാലയത്തിൽ പോയി ഇതും ഇതിലും വലിയ ഹിമാലയം കൂടെ ചുമക്കേണ്ടി വരും. ഇത് ചുമക്കുന്നതിന്റെ ആവശ്യത്തിൽ കൂടുതല്ല. പിന്നെ അവിടെ പോയി അതിന്റെ കൂടെ ഹിമാലയത്തെ ചുമക്കുക എന്ന് പറഞ്ഞു എന്തൊരു ഭാരമാണ്. രണ്ടും കൂടെ വരും. അപ്പൊ അതല്ല ഭക്ഷ്യകാരൻ ഉദ്ദേശിക്കുന്ന, അതല്ല. എന്താണ് ഉത്കർഷ അപകർഷരഹിതമാണ് തന്റെ സ്വരൂപം എന്നുള്ള ബോധം കൊണ്ടുവരുന്ന ഈ ഭ്രാന്തമായ കർമ്മങ്ങളിൽ നിന്നുള്ള അനുഭവം. ഇത് കർമ്മഭ്രാന്താണ്. നമ്മളിൽ കാണുന്നതും നമ്മുടെ ചുറ്റും കാണുന്നതെല്ലാം കർമ്മഭ്രാന്താണ്. അതിന് നമ്മൾ നല്ല ഓമന പേരൊക്കെ ഇട്ട് വേറെ പേരുകളൊക്കെ ഇട്ട് വിളിക്കുക തന്നെയാണ്. അതിൽ നിന്നുള്ള നിവൃത്തി എന്ന് പറയുന്നത് തന്റെ ഉള്ളിൽ സംഭവിക്കുന്നു. അതിനുവേണ്ടിട്ട് എന്ത് പറഞ്ഞു? അധ്യാത്മയോഗ അധികമേന, അധ്യാത്മയോഗസ്യ അധികമം പ്രാപ്തി. ആധ്യാത്മയോഗമായിട്ട് അവിടെ ഭാഷകാരൻ പറഞ്ഞു ഏതിനേക്കെടുക്കും. പക്ഷെ അത് അധ്യാത്മയോഗമായിട്ടായിരിക്കണം. ഒരുവൻ കർമ്മം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് അധ്യാത്മയോഗമാകത്തില്ല. യോഗം ചെയ്യുന്നു അതുകൊണ്ട് അധ്യാത്മയോഗമാകത്തില്ല. പിന്നെ ആധ്യാത്മികമായ സാധനകളോടുകൂടി ചെയ്യുക, ആധ്യാത്മികമായ ബോധത്തോടുകൂടി ചെയ്യുക, ഇതെല്ലാം ഒത്തുചേർന്നു. അങ്ങനെ ആ ബോധത്തോടുകൂടി ചെയ്യുന്ന ഏതിനെയും അധ്യാത്മയോഗം എന്ന് പറയും. അധ്യാത്മയോഗം ശബ്ദസ്പർശാദി വിഷയേഭ്യ, ശബ്ദസ്പർശാദി വിഷയങ്ങളിൽ നിന്നും മനഃ വ്യാവർത്തിയ, മനസ്സിനെ വ്യാവർത്തിപ്പിച്ചിട്ട് ആത്മനി സമാധാനം, ആത്മാവിൽ നിർത്തുക മനസ്സിനെ എന്നാണ് ഭാഷകാരൻ അധ്യാത്മയോഗത്തിന് വ്യാഖ്യാനിച്ചത്. എന്നുവെച്ചാൽ ഒരുവൻ ആത്മനിഷ്ഠനായിരിക്കുന്ന ഒരുവന് ഈ ലോകനിഷ്ഠനായിരിക്കാൻ പറ്റത്തില്ല, രണ്ടും കൂടെ സാധിക്കത്തില്ല. ഒരിക്കലും ഒരേ സമയം കള്ളനും സത്യസന്ധനുമായിരിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ അവൻ കള്ളൻ, അല്ലെങ്കിൽ അവൻ സത്യസന്ധൻ. ഞാൻ പകല് സത്യസന്ധനും രാത്രി കള്ളനുമാണെന്ന് പറഞ്ഞാൽ രാത്രി മാത്രമേ ആകുന്നുള്ളൂ, പകൽ മാന്യനാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ അവിടെ വശകാരം പറയുന്നു അങ്ങനെ ശബ്ദസ്പർശാദി വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ വ്യാവർത്തിപ്പിച്ചിട്ട് ആത്മാവിൽ മനസ്സിനെ ഉറപ്പിക്കുക എന്ന് പറയുന്ന അത് ഭാഷ്യകാരന്റെ ഭാഷ്യകാരന്റേതായ വ്യാഖ്യാനം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മബോധത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആത്മബോധത്തിന് സഹായിക്കുന്ന സാധനകളെ കുറിച്ച് പറയുമ്പോഴാണ് അവിടെ പറയുന്ന അഹിംസ, സത്യം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, സമന്ദമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ കുരുവിനിൽ എത്രമാത്രം ആവശ്യമായിട്ടുണ്ടോ അത്രമാത്രം സ്വീകരിച്ചുകൊണ്ട് ഒരുവൻ ആ ആത്മബോധത്തിൽ നിന്നുകൊണ്ട് തന്നിൽ ഉത്കർഷവും അപകർഷവും ഇല്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ വ്യർത്ഥമാണ് എന്ന് സ്വയം ബോധിച്ച് ഈ കർമ്മഭ്രാന്തിൽ നിന്ന് മുക്തനായി. ഇരിക്കുന്നതാണ് അധ്യാത്മയോഗം. ആ അധ്യാത്മയോഗത്തെ ഒരുവൻ നേടിയിട്ട് എന്ന് ചെയ്ത് എല്ലാവരും സുഖിപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയുന്ന കാര്യമല്ല പരമാർത്ഥം എന്ന് പറയുന്നത്. എല്ലാവർക്കും സുഖിക്കുന്ന കാര്യമുണ്ട്. സുഖിക്കുന്നവരും കാണും, സുഖിക്കാത്തവരും കാണും. ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് എന്താണ്? ആത്മലാഭം, പരമാർത്ഥ ലാഭമാണ്. പക്ഷെ ആ ആത്മലാഭത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ പരമാർത്ഥം എന്ന് കഴുതിയിരിക്കുന്ന പലതും വിടേണ്ടി വരും, വലിച്ചെറിയേണ്ടി വരും. ഇപ്പം സങ്കടം വരും. അപ്പോൾ അത് കേൾക്കുന്ന സുഖമല്ലാതെ വരും. അപ്പം അങ്ങനെ എല്ലാവരും സൂചിപ്പിച്ച്, പക്ഷെ പരവുമായ സുഖത്തെയാണ് പറയുന്നത്. ഹിതേഷിനി ശ്രുതി ഭാഷകാരം പറയും, സർവജീവന്റെയും ഹിതത്തെയാണ് ശ്രുതി പറയുന്നത്. പക്ഷെ ആ ഹിതം എന്ന് പറയുന്ന പരമാർത്ഥമാണ്. താത്കാലികമായ നമ്മുടെ സൗകര്യങ്ങളനുസരിച്ച് ഇതൊക്കെ വ്യാഖ്യാനിച്ചു തരുന്നതല്ല. അതിന് ശ്രുതി കിട്ടത്തില്ല. ഇത് പറയുന്ന അതല്ല. എന്താണ് അധ്യാത്മയോഗത്തെ പ്രാപിക്കുക? ഭാഷകാരൻ അവിടെ വിശദമായി വ്യാഖ്യാനിച്ചു. അത് നമ്മളിൽ പലരും മറന്നുപോയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അധ്യാത്മയോഗത്തെ പ്രാപിച്ചിട്ട് എന്ത് പറയുന്നു? ദേവം മത്വ അത് പറയുന്നു. അങ്ങനെ ആ ദേവനെ മത്വ ധരിച്ചിട്ട് ബോധിച്ചിട്ട് ധീര ആ വിവേകത്തോടു കൂടിയവൻ. ആ ധീരൻ എന്ന് പറയുന്നത് രണ്ടർത്ഥമുണ്ട്. നമ്മൾ സാധാരണ ലോകത്ത് പറയുന്ന ധീരൻ ധൈര്യം ഉള്ളവനെന്നുള്ള അർത്ഥമുണ്ട്. അല്ല ധീ ബുദ്ധി വിവേകം എന്നുള്ള അർത്ഥമുണ്ട്. രണ്ടുകൂടെ ആവശ്യമാണ്. ധൈര്യമില്ലാത്തവന് വിവേകം ഉണ്ടാകത്തില്ല, വിവേകമില്ലാത്തവന് ധൈര്യം ഉണ്ടാകത്തില്ല. ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? ആത്മബലം. അത് വേണം. ഉദ്ധരേതാത്മനാത്മാനം എന്ന് പറയുന്നിടത്ത് ഭഗവാൻ ഉപദേശിക്കുന്ന ആത്മബലം. അതുകൊണ്ട് ആ ആത്മബലം കൊണ്ട് ആത്മബലമുള്ളവനായി അതും പറയുന്നതാണ്. ആത്മബലം നൽകുന്ന ബലം ഈ ലോകത്തിൽ മറ്റൊന്നിനെയും ഒന്നും കിട്ടത്തില്ല. മറ്റു പലതും നമ്മൾ ബലമാണെന്ന് കരുതും. പക്ഷെ പറയുന്നു ആത്മബലം നൽകുന്ന ബലം എന്ന് പറഞ്ഞാൽ ഒരുവൻ ആത്യന്തികമായി ഈ പരമാർത്ഥ തത്വത്തെ സർവാത്മന ആശ്രയിക്കുന്നത് കൊണ്ട് അവനിൽ ഉണ്ടാകുന്ന ബലം. ഒരുവന് പരമാർത്ഥ തത്വത്തെ അല്ലാത്തതിനെ ആശ്രയിക്കാം. ഒരുവന് ആശ്രിതമായിരിക്കുന്ന ഈ ലോകത്തിൽ പല കാര്യങ്ങളുണ്ട്. അത് പലതാണ് മുമ്പ് സൂചിപ്പിച്ചു. അതിനെല്ലാം വിട്ടിട്ട് ആ പരമാർത്ഥ തത്വത്തെ ആശ്രയിക്കുമ്പോൾ അവനുണ്ടാകുന്ന ബലം എന്താണ്? അവനുണ്ടാകുന്ന ബലം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം തുച്ഛമായി പോകും. അതാണ് ആത്മബലം കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ ആത്മബലം ഉള്ളവനെയും പറയും എന്താണ്? അവൻ ധീരനാണ്. അത് വിവേകത്തിന് യോജിക്കുന്നതാണ്. വിവേകമില്ലാതെ ഒരുവൻ എങ്ങനെ ആ ബലമുണ്ടാകുന്നു? വിവേകമില്ലാതെ ഒരുവന് അവന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റത്തില്ല. വിവേകമില്ലാത്തവൻ മുടന്തനാണ്. അവൻ ആരെങ്കിലും തോളിലിരിക്കാനേ പറ്റൂ. വിവേകശൂന്യതയുടെ കുഴപ്പമാണ്. എന്നുവെച്ചാൽ ആശ്രിതത്വം വരും ഒരുപാട്. അവിവേകം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് അത് അഹന്തയാണ്, അഹന്തയല്ല. അതെന്താണ്? പരമാർത്ഥ ബോധമാണത്. എവിടെയാണോ അഹന്ത ശൂന്യമായി പോകുന്നത് അതാണ് പരമാർത്ഥ ബോധം. രണ്ടിനെയും രണ്ടായി തന്നെ കാണും. അല്ലാതെ നമ്മൾ സാധാരണ പറയുന്ന തന്റെ ഇടമല്ല അത്. ആ തന്റെ ഇടം എന്ന് പറയുന്നത് എന്താണ്? ധിക്കാരം കൊണ്ടുണ്ടാവും, നിഷേധം കൊണ്ടുണ്ടാവും. ഇതങ്ങനെയല്ല എന്ന് പറയുന്നത് സമർപ്പണം കൊണ്ടുണ്ടാകുന്നതാണ്, വിനയം കൊണ്ടുണ്ടാകുന്നതാണ്. എവിടെ? ആ തത്വത്തിൽ. അപ്പൊ ആ ആത്മബലം ആണ് ധീരൻ എന്റെ വിവേകം എന്ന് പറയുന്നത്. അതാണ് ധീരന്റെ ധൈര്യവും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ഹർഷശോകങ്ങളെ ത്യജിക്കുന്നു. ജഹാദി എന്ന് വെച്ചാൽ ത്യാഗം എന്നാണ് അവന് ഭാഷ്യകാരൻ പറഞ്ഞത്. അവൻ അവിടെ കൃതകൃത്യനായി തീരുന്നു. അപ്പോ എന്നിട്ട് അവിടെ വിശദീകരിക്കുന്നു എന്തുകൊണ്ട് ഇത് എല്ലാവരിലും സംഭവിക്കുന്നില്ല, എല്ലാ ജീവന്മാരും എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല. ആദ്യം തന്നെ യമദേവൻ പറഞ്ഞു, സാംബരായ പ്രതിഭാതിബാലം പരമാദ്യന്തം വിത്തമോഹേന മൂഢം. അന്ന് കേട്ടതൊക്കെ ഓർമ്മയുണ്ട്? ഓർമ്മിക്കാൻ വഴിയില്ല, കാരണം കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ പിന്നെ ഓർമ്മിക്കാനും ഇഷ്ടപ്പെടത്തില്ല. ഈ സീരിയലല്ലല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പോഴും കരയും, പിന്നെ ഓർത്തും കരയും. അതുകൊണ്ട് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. തംദുർ ദർശം ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്രേഷ്ടം പുരാണം. ദുർദർശം പലയിടത്തും ഇതാവർത്തിച്ചു വരും. ദർശിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എന്തുകൊണ്ട്? മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവന്റെ ബുദ്ധി ഈ ലോകവ്യവഹാരങ്ങളിൽ മുഴുകിക്കിടക്കുകയാണെങ്കിൽ പിന്നെ അവന്റെ ശ്രദ്ധ എങ്ങനെയാ വരുന്നത്? അവന്റെ അധ്യാത്മയോഗം എങ്ങനെ സംഭവിക്കും? ഭാഷകാരൻ പറഞ്ഞു, വിഷേഭ്യ വ്യാവൃത്തി ആത്മനി സമാധാനം. ഇതെങ്ങനെ സംഭവിക്കും? ആ സംഭവിക്കാത്തതുകൊണ്ട് അവനെ സംബന്ധിച്ചത് ദുർദർശമാണ്. അതുകൊണ്ട് ഇത്തരം തത്വങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലരും പറയും, ഓഹ് ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. എന്തുകൊണ്ട്? നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ വേറെയുണ്ട്, ഇത് രണ്ടും കൂടെ ഒരിടത്ത് പറ്റത്തില്ല. അത് അവനെ സംബന്ധിച്ച് ദുർദർശമായി തന്നെ ഇരിക്കുന്നു, ഗ്രഹിക്കാനേ പറ്റുന്നില്ല. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ തന്നെ തകരാറുണ്ട്. മുമ്പ് പറഞ്ഞ ഭ്രാന്ത്, അതുകൊണ്ട് വ്യവഹാര ഭ്രാന്ത് ആയിരിക്കുന്നു. അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് ഇതെല്ലാം വിസ്മരിച്ച് ആ കർമ്മങ്ങളിൽ മുഴുകുന്നു. അതുകൊണ്ട് പിന്നെ തത്വം എന്ന് പറയുന്നത് അതിനും ഒരു സ്വഭാവമുണ്ട്. ആ തത്വം എന്ന് പറയുന്നത് സൂക്ഷ്മത്വാ തദവിജ്ഞേയം, എന്നാൽ ദൂരസ്ഥം ചാന്തികം ച തത്. രണ്ടും ഉണ്ട് അതിനകത്ത്. സൂക്ഷ്മ ആയതുകൊണ്ട് അത് അവിജ്ഞേയമായിരിക്കുന്നു, അത് ഏറ്റവും അന്തികമായതുകൊണ്ട് അത് വിജ്ഞേയമായിരിക്കുന്നു. അതിനെ സൂക്ഷ്മമായും അന്തികമായും ഗ്രഹിച്ചു കഴിഞ്ഞാൽ ശരി, പക്ഷെ അങ്ങനെ ഒരു ബോധം വരണ്ടേ? വരുന്നത് വരെ അത് സൂക്ഷ്മമായതുകൊണ്ട് ഗൂഢമായി തന്നെ ഇരിക്കും. അനുപ്രവിഷ്ടം തത്വം എന്ന് പറയുന്നത് എന്താണ്? സർവസൃഷ്ടിയിലും അനുപ്രവേശം ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? സുഹൃദസ്യ ലോകെ പുണ്യഫലമായിരിക്കുന്ന ഈ ശരീരത്തിനും ഗുഹാഹിതം, ഈ ഹൃദയഗുഹയിലും അത് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ തന്നെ തന്നെ ഇരിക്കുന്നത് എന്തുകൊണ്ട് വ്യക്തമാകുന്നില്ല? താൻ വ്യക്തമാകണമെന്ന് ആഗ്രഹിച്ചിട്ടും പറയുന്നു ഗഹ്വരേഷ്ഠം എന്ന് ഉപയോഗിക്കാനിച്ചു. ഗഹ്വരങ്ങൾ അനേക അനർത്ഥ സങ്കടങ്ങളിൽപ്പെട്ട് ഇത് ഇങ്ങനെ ഉഴലുകയാണ്. ദേഹാഭിമാനം, അതിനെ തുടർന്ന് വരുന്ന വികാര വിചാരങ്ങളും കൊണ്ട് ഈ സങ്കടങ്ങളിരിക്കുന്നത് കൊണ്ട് വാസ്തവത്തിൽ എന്താണിത്? നിത്യമുക്തനാണ്, പുരാണനാണ്, അനാദിയായി ആദ്യന്തരഹിതനായിരിക്കുന്നു. പക്ഷെ അതിന് ഉപായം ഉണ്ടതാണ് ഭാഷ്യകാരൻ പറഞ്ഞ അധ്യാത്മയോഗം. അതിനെ പ്രാപിച്ചിട്ട് ഈ ദേവനെ ഗ്രഹിച്ചിട്ട് ധീരൻ ഹർഷശോകങ്ങളെല്ലാം ത്യജിച്ച് സ്വയം കൃതകൃത്യനായിത്തീരുന്നു. ഇതിന്റെ ഫലം എന്ന് പറയുന്നത് കൃതകൃത്യതയാണ്. അതിനെ മുക്തി എന്നും പറയാം, മുക്തിയുടെ ഫലമെന്നും പറയാം. മുക്തി എന്ന് പറയുന്നത് എങ്ങനെ? ആ കൃതകൃത്യത എന്ന് പറയുന്നു, ആ കർത്തവ്യശൂന്യത, കർത്തവ്യരാഹിത്യം എന്ന് പറയുന്നത് ആ കർത്തൃത്വരഹിതമായ പരമാത്മതത്വം തന്നെയാണ്. പിന്നെ ആ പരമാത്മതത്വത്തെ അറിയുന്നവന് അതുകൊണ്ട് സംഭവിക്കുന്ന ലാഘവം, മനസ്സിന്റെ ലാഘവം, മനസ്സിന്റെ അനായാസത, അല്ലെങ്കിൽ ഒരാൾ പറയുന്നു അതുകൊണ്ട് സംഭവിക്കുന്ന, സാധാരണ നമുക്കറിയാമല്ലോ, നല്ല ബുദ്ധി വരുമ്പോൾ, നല്ല വിചാരങ്ങൾ വരുമ്പോൾ, നല്ല ചിന്തകൾ വരുമ്പോൾ മനസ്സിന് സമാധാനം വരും. അപ്പോ ഏറ്റവും നല്ലതല്ലേ ഇവിടെ പറയുന്ന തത്വം? അതിനും വലിയ നല്ലതെന്ന് പറയാൻ മറ്റൊന്നുമില്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ വരുമ്പോഴെങ്കിലും, ആ ചിന്ത വരുമ്പോഴെങ്കിലും മനസ്സ് സമാധാനമായിരിക്കും. സമാധാനം, ശാന്തി എന്നൊക്കെ പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ്, മനസ്സിന്റെ ധർമ്മമാണ്, മനസ്സിന്റെ അവസ്ഥാവിശേഷമാണ്. അപ്പോ ഏറ്റവും നല്ലതായിരിക്കുന്ന ശാന്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ശാന്തി വരും. അതിൽ പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല. അതുകൊണ്ട് കൃതകൃത്യത എന്ന് പറയുന്നുണ്ട്. ഇത് കൊണ്ട് അതിനെയൊക്കെ എടുക്കാം. അതാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോൾ അത് പറയുന്നു. അപൂര്യമാണ് അചല പ്രതിഷ്ഠം സമുദ്രമാപ്രവിശന്തി. അവിടെയൊക്കെ നമ്മളത് വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പൂർവസന്ന വിഗ്രന്ഥേ മന്ത്ര മന്ദവ്യത്വേന ഏതുവേവ വിശേഷിത്തവും പറയുന്നു. ഇവിടെയും മുൻഭാഗങ്ങളിലും എല്ലാം ഈ തത്വത്തെ തന്നെയാണ് പറയുന്നത്. തത്വത്തെ പറയുമ്പോൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നവനത് ഗ്രഹിക്കണ്ടേ? മന്ദാവായി എന്ന് വെച്ചാൽ മനനം ചെയ്യുന്നവനായി പറയും. ആത്മാവരേ ദൃഷ്ടവ്യ ശ്രോതവ്യം മന്ദവ്യോ നിധ്യാസിതവ്യോ എന്നവനോട് പറയും. കേൾക്കണം, ചിന്തിക്കണം, ധ്യാനിക്കണം, നിശ്ചയിക്കണം, ബോധിക്കണം, ഇങ്ങനെയെല്ലാം പറയും. പിന്നെ എന്താ പറയുന്നത്? മന്ദവ്യത്വന, ഇതാരെയാ ബോധിക്കേണ്ടത്, ആരെയാ ധ്യാനിക്കേണ്ടത്, ആരെയാ ചിന്തിക്കേണ്ടത്? അതും തന്നെ തന്നെ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഭേദം തോന്നും. ഞാൻ എന്നെ തന്നെ ധ്യാനിക്കുന്നു, അപ്പൊ ഞാൻ ധ്യാതാവായിരിക്കുന്നു. എന്നെ തന്നെ ധ്യാനിക്കണപ്പോ ഞാൻ അറിയാത്ത എന്തോ ഒരു പരമാർത്ഥം എന്നിലുണ്ട്. ആ പരമാർത്ഥം എനിക്ക് വെളിപ്പെടണം. അതാണ് പരമാത്മതത്വം. ഇന്ന് വെളിപ്പെടാതിരിക്കുന്നതോ ഈ അനർത്ഥ സങ്കടത്തിൽപ്പെട്ടിരിക്കുന്ന ഞാനാണ്. ഇത്തരത്തിലൊരു ഭേദബുദ്ധി വരും. അതിനെ അംഗീകരിച്ചുകൊണ്ട് സാധനകളെല്ലാം നിർദ്ദേശിക്കാൻ പറ്റും. അതുകൊണ്ട് മന്ത്ര മന്ദവ്യത്വേന മന്ദാവായും മന്ദാ മനനത്തിന് വിഷയമായും, മന്ദാവെന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നു എന്നിങ്ങനെ ഈ പറഞ്ഞ ഋതം പിബന്ധു എന്ന് ദിവജനം കൊണ്ട് പറഞ്ഞ രണ്ടുപേരെ തന്നെ നിർദ്ദേശിക്കണം. അത് രണ്ടാണ്, അതിസമയം ഒന്നാണ്. ഈ തത്വമെല്ലാം മനസ്സിലാക്കണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതോ ഏവ വിശേഷത്വം, പക്ഷേ എന്താണ് ഇവിടെ എന്താ ചർച്ച ചെയ്യുന്നത്? പ്രകരണം ചെയ്തം പരമാത്മനഃ. ഈ ഉപനിഷത്തെന്ന് പറയുമ്പോൾ അത് പരമാത്മ പ്രകരണമാണ്. അവിടെ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, ഉപാസനയെക്കുറിച്ച് പറഞ്ഞാലും ശരി, അതെല്ലാം പ്രയോജനമുള്ളതാണ്. ഒന്നും പ്രയോജനമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അങ്ങനെ ചിന്തിച്ചാലേ ഞാൻ വലിയ ജ്ഞാനിയാണ്, എനിക്ക് ജ്ഞാനം മാത്രമേ പിടിക്കത്തുള്ളൂ എന്നൊരു വൃദ്ധാഭിമാനമൊന്നും തന്നെക്കുറിച്ച് സങ്കല്പിച്ചിട്ട് കാര്യമില്ല. പരമാത്മ പ്രകടനത്തിൽ എന്തെല്ലാം നിർദ്ദേശിച്ചോ അതെല്ലാം ഉപയോഗമുള്ളത് തന്നെ, ഒന്നും നിഷേധിക്കാനില്ല. ഇതെന്താണ് പ്രകടനം ചെയ്തും പരമാത്മനഃ? ഇത് പരമാത്മാവിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഇവിടെ പരമാത്മ ബോധമുള്ളവരാണ് പറയുന്നത്. അവർ പറയുന്നത് ഒരിടത്തല്ലെങ്കിൽ വേറിടത്ത് അത് സഫലമായിരിക്കും. അതുകൊണ്ട് എല്ലാത്തിനെയും ഒരുവൻ ആദരവോടുകൂടി വിനയത്തോടുകൂടി സമീപിക്കണം, സ്വീകരിക്കണമെന്നാണ്. ബ്രഹ്മവിദോ വദന്തി ഇതിജ വക്തൃവിശേഷോ ഉപാദാനം പരമാത്മ പരിഗ്രഹേ ഘടത്തെ. ഇവിടെ ശ്രുതി തന്നെ പറയുന്നു, ബ്രഹ്മവിദോ വദന്തി, ബ്രഹ്മവിത്തുക്കൾ പറയുന്നു. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അത് ബ്രഹ്മവിത്തുക്കളാണ് പറഞ്ഞു. ഇവിടെ എന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു അതെല്ലാം ബ്രഹ്മസംബന്ധിയായ കാര്യങ്ങളെ കുറിച്ചാണ്. വക്തൃവിശേഷോപാദാനം, ഇവിടെ പറയുന്ന വക്താക്കൾ തത്വത്തെ ഗ്രഹിച്ചവരെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് പരമാത്മ പരിഗ്രഹഘട്ടത്തെ, ഇവിടെ പരമാത്മ ബോധമാണ് വേണ്ടത് എന്ന് ഗ്രഹിച്ചാലേ ഇതെല്ലാം ഇവിടെ യോജിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്ന തസ്മാദിഹ ജീവ പരമാത്മാനോ ഉച്ചയാതാം യേശൈവ ന്യായ ദ്വാസുപർണ സവിജ സഖായ ഇത്യവമാതിഷ്വപി. അതുകൊണ്ട് ഇന്നു മുമ്പ് പറഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞ യുക്തികളനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ മന്ദാവിനെയും മന്ദവ്യമായിരിക്കുന്നതിനെയും ജീവനെയും പരമാത്മാവിനെയും കുറിച്ച് തന്നെയാണ് പറയുന്നത്, വേറൊന്നുമല്ല. ഒന്ന് ശ്രോതാവിനെ ബോധിപ്പിക്കുന്നു, നീ ആരാണ് ഇപ്പോ, ഇനി നീ ചെയ്യേണ്ടത് എന്താണ്, എന്ത് ചെയ്താലാണ് നിനക്ക് അകർത്തവ്യത്തെ കൃതകൃത്യതയെ പ്രാപിക്കാൻ കഴിയുന്നത്, അതിനുള്ള ഉപായങ്ങൾ എന്താണ്, തത്വം എന്താണ്, അതിനുവേണ്ട അറിവെന്താണ്. അതിനുവേണ്ടിട്ട് രണ്ടുപേരെയും നിർദ്ദേശിക്കുന്നു. നിർദ്ദേശിച്ചല്ലേ കഴിയൂ. നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞാൻ ബ്രഹ്മമാണെന്നൊരു ഭ്രാന്തിയിലാണ് പെടുന്നതെങ്കിൽ എന്താണ് സാധന, എന്താണ് സാധ്യം എന്നൊരു വിവേകം ഇല്ലാതെ അങ്ങനെ ഭ്രാന്തിയിലും പെടാറുണ്ട് മനുഷ്യർ. പറയുന്നത് നീ ബ്രഹ്മമാണ്, ഞാൻ എന്തോ ഒരു സാധനമാണ്, അതാണ് ബ്രഹ്മം എന്ന് ധരിച്ചു. അപ്പൊ ഞാൻ രാമനാണ് കൃഷ്ണനാണ് എന്ന് ധരിച്ചതുപോലെ തന്നെ ഒരു ഭ്രാന്തിയായിപ്പോവും. പലരും ചോദിക്കും എന്തിനാ ഇത്രയൊക്കെ ചിന്തിക്കുന്നത്, വിചാരം ചെയ്യുന്നു. ബ്രഹ്മം ആണ് നീ എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ബോധമുണ്ടാവും. കാരണം ഒരു ശബ്ദം ഉച്ചരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഭാഷയാണെങ്കിലും ഒരു ബോധം ഉണ്ടാകലേ പറ്റൂ, എന്തെങ്കിലും ഒരു ബോധം ഉണ്ടാവും. അപ്പൊ ബ്രഹ്മമാണെന്നുള്ള ബോധം ഉണ്ടാവും, പക്ഷെ അത് ഭ്രാന്തമായിരിക്കും, ഭ്രാന്തിയായിരിക്കും, വിപരീത ബുദ്ധിയായിരിക്കും. തത്വം എങ്ങനെയാണോ ആ രീതിയിലായിരിക്കില്ല നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ അത് സമ്യക്കായ ബോധമാവണമെന്നുണ്ടെങ്കിൽ അതിന് നിന്റെ ഭാഗത്ത് വിചാരം ആവശ്യമാണ്. അതുകൊണ്ട് ബോധിപ്പിക്കുന്നു, നീ ആരാണ് ജീവൻ, പിന്നെ എന്താണ് ബോധിക്കേണ്ടത് അതിനെ പറയുന്നു. എന്നിട്ട് അതിൻ്റെ അതിൽ സംഭവിക്കാവുന്ന എല്ലാ ഭ്രാന്തികളെയും നിരാകരിക്കുന്നു. അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഓരോ വിചാരത്തിലും എന്താണ് അതിൽ തന്നിൽ സംഭവിക്കുന്ന ഭ്രാന്തികൾ അവിടെ, അതുകൊണ്ടാണ് ഒരാൾക്ക് പറയാൻ കഴിയുന്നത് എന്താണ്, മുമ്പ് ഞാനിങ്ങനെയാണ് ധരിച്ചിരുന്നത്, ഇപ്പോൾ എന്റെ ധാരണയ്ക്ക് മാറ്റം വന്നു, അല്ല വീണ്ടും എനിക്ക് എന്തോ ചില സംശയങ്ങൾ വരുന്നു, പറയുന്നു വീണ്ടും അത് മാറുന്നു, ഭ്രാന്തിയെ വികല്പങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ് വിചാരം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം പറയണം. ജീവപരമാത്മാനവും ഉച്ചയ്യാത്ത, അതുകൊണ്ട് ഇവിടെ രണ്ടിനെ കുറിച്ചും പറയുന്നു. വിചാരം ആവശ്യമായി വരുന്നുകൊണ്ട് വിചാരം ചെയ്ത് തത്വത്തെ ബോധിക്കണം. യേശയേവ ന്യായ ദ്വാസുപർണ സവിജ സഖായ ഇത്യവുമാതിഷപി, ഇതുപോലെ മനസ്സിലാക്കണം. മുണ്ടകവും അവിടെ പറഞ്ഞു, ദ്വാസുപർണ സവിജ സഖായ സമാനം വൃക്ഷം പരിശ്വസ്വജാതി തയോരന്യ പിപ്പല സദ്വത്തി അനശനൻ അന്യോ അഭിജാഗശീതി എന്നവിടെ പറഞ്ഞു. അതിനാണ് ഇവിടെ സൂചിപ്പിച്ചത്. ദ്വാസുപർണ സവിജ സഖായ ഇത്യവും ആദിശ്വപി, ഈ മന്ത്രങ്ങളൊക്കെ മനസ്സിയിരിക്കുന്ന എന്താണ്? ഇപ്പൊ ചോദിക്കും, ഇത് കാണാതെ പഠിക്കുന്നു വേണ്ട, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടങ്ങനെയായിരുന്നു സ്വാധ്യായം, കാണാതെ പഠിത്തമല്ല അത്. സ്വാധ്യായം എന്ന് പറയുമ്പം ചൊല്ലി നാക്കിൽ ഉറപ്പിക്കും. ഇന്നിപ്പോ അങ്ങനെ ഒരു ആർക്കും അതിനൊന്നും ഉള്ള അവസരമൊന്നും കിട്ടാറില്ല. കിട്ടുന്നവർക്ക് നല്ലത്. ഇത് കിട്ടാതെ തന്നെ ഇതിന്റെ ഇത് മനസ്സിൽ നിൽക്കുന്നതിനൊരു വഴിയുണ്ട്. എന്താണ് ഇതിന്റെ താല്പര്യം എന്ന് ഗ്രഹിച്ചിരുന്നാൽ മതി, പിന്നെ അത് മനസ്സിൽ നിന്ന് മാറത്തില്ല. എപ്പോഴാണോ അതിന്റെ താല്പര്യത്തെക്കുറിച്ച്, ശരിയായ താല്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അപ്പോൾ അത് മനസ്സിലേക്ക് കടന്നു വരും. മനഃപ്പാഠം ചെയ്യേണ്ട കാര്യമില്ല. ഒന്നിന്റെ ശരിയായ താല്പര്യം നമ്മൾ ഗ്രഹിക്കുക, ഇന്നതാണ്. എന്തുകൊണ്ട്? കാരണം ആ താല്പര്യം നമ്മൾ ഗ്രഹിച്ചത് അതിനെ മനനം ചെയ്തിട്ടാണ്. അപ്പൊ മനനം ചെയ്ത് താല്പര്യത്തെ ഗ്രഹിച്ചത് കൊണ്ട് തിരിച്ച് സംഭവിക്കും. മനനം ചെയ്തപ്പോ താല്പര്യം ഗ്രഹിച്ചു. അപ്പൊ താല്പര്യം ഗ്രഹണം വരുമ്പോ എന്തിനാണോ മനനം ചെയ്ത് അതും വരും. ഒപ്പത്തിനൊപ്പമാണ്. വാക്കും അർത്ഥവും പിരിക്കാൻ പറ്റില്ലെന്നാണല്ലോ നമ്മൾ മണ്ടുക്കെത്തി ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രം എന്ന് പറയുന്നത് മനനം ചെയ്യുന്നത് എന്നല്ലേ. അപ്പൊ മന്ത്രത്തിന്റെ സ്വഭാവമാണ് അത് അർത്ഥത്തെ വിട്ട് നിൽക്കത്തില്ല. എല്ലാ ശബ്ദങ്ങൾക്കും ഉണ്ടൊരു സ്വഭാവം. പക്ഷെ മനനം വിശേഷമായി മനനം മന്ത്രത്തിൽ സംഭവിക്കുന്നുണ്ട്. അവിടെ ശരിയായ അതിന്റെ താല്പര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ, ആശയം വരുമ്പം മന്ത്രവും വരും, മന്ത്രം വരുമ്പോൾ ആശയവും വരും. അതുകൊണ്ടാണ് പഴയ സമ്പ്രദായം അനുസരിച്ച്, വൈദിക സമ്പ്രദായം അനുസരിച്ച് ആദ്യ സ്വാധ്യായം, രണ്ടാമത് അർത്ഥഗ്രഹണം, അതുകൂടെ വേണം. അല്ലെങ്കിൽ ശരിയായ ഫലം ഉണ്ടാകത്തില്ല. പിന്നെ അനുഷ്ഠാനമാണോ പിന്നെ എന്താണോ വേണ്ടത്, മൂന്നാമത് കർമ്മമാണെങ്കിൽ അവിടെ അനുഷ്ഠാനം, അവിടെ തത്വമാണെങ്കിൽ പിന്നെ കൃതകൃത്യത, അനുഷ്ഠാനമില്ല. പക്ഷെ ഇത് രണ്ടും വേണം. അർത്ഥഗ്രഹണം വേണം. അതിനാണ് ഇവിടെ അഥാതു ബ്രഹ്മജിജ്ഞാസ, ഇവിടെ അർത്ഥഗ്രഹണത്തിന് വേണ്ടി വൈദികന്മാരോട് പറഞ്ഞ എന്താണ് അഥാതു ധർമ്മ ജിജ്ഞാസ, അതും അർത്ഥഗ്രഹണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ഒരേ ഒരു ശ്രുതിയെ സംബന്ധിച്ച് പറഞ്ഞാണ്. അതുകൊണ്ട് ശരിയായ അർത്ഥബോധം ഉണ്ടായിരുന്നാൽ മന്ത്രവും അതിനോടൊപ്പം ഇരിക്കും, പിരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഈ ന്യായം തന്നെ ഏതൊരു യുക്തിയിലൂടെ ഏതൊരു വിചാരത്തിലൂടെ ഏതൊരു അനുഭവത്തിലൂടെ, അനുഭവത്തെ വിടാൻ പാടില്ല. അനുഭവം എന്ന് പറഞ്ഞാൽ അറിവ്. ഈ കഠമന്ത്രങ്ങളെ ഗ്രഹിച്ചോ, അതേ രീതിയിൽ തന്നെ ദ്വാസുപർണ സ്വജ സഖായ എന്ന് പറഞ്ഞ മുണ്ടകത്തിന്റെ ഭാഗങ്ങളെയും ഗ്രഹിച്ചോണം. രണ്ടിന്റെയും താല്പര്യം ഒന്ന് തന്നെയാണ്. രണ്ടിടവും രണ്ടും പരമാർത്ഥ ബോധത്തിന് ഉപകരിക്കുന്നതാണ്.